ഗുരുവരം വരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം 50-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യമുണ്ട്, കർമ്മി കർമ്മയോഗി മുമുക്ഷു ജ്ഞാനി, ഇങ്ങനെ ഒരു ക്രമം മുമ്പ് പറഞ്ഞിരുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആദ്യം കേവല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, പിന്നെ കർമ്മയോഗികളായ ഒരു കൂട്ടർ, അതിൽ തന്നെ ആ മുമുക്ഷുത്വം അത് പൂർണ്ണതയിലെത്തിയ ആൾക്കാർ, പിന്നെ ജ്ഞാനി. ഇത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. മുമുക്ഷുവിനെ ജ്ഞാനിയുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്നും പറഞ്ഞു. അതെ, മുമുക്ഷുവും പിന്നെ വെറും ജ്ഞാനിയുടെ കൂട്ടത്തിലല്ല, മുമുക്ഷു അതിന്റെ പൂർണ്ണതയിൽ മുക്തനാണെന്നാണ്. വാസനാന്വിതമായ മുക്തിയോടുകൂടുവനാണ് മുമുക്ഷു എന്നാണ്. വാസിഷ്ഠത്തിലും മറ്റും അക്കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ക്രമം വൈദിക കാലഘട്ടത്തിലെ പ്രസക്തി വരുന്നുള്ളൂ. കാരണം അന്ന് വിഹിതകർമ്മം ഉപേക്ഷിച്ചവന് വേറെ കർമ്മം ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ക്രമം വൈദിക കാലഘട്ടത്തിലല്ലേ പ്രസക്തി വരുന്നുള്ളൂ എന്നാണ്. കർമ്മി കർമ്മയോഗി മുമുക്ഷു ജ്ഞാനി, അല്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു കാലഘട്ടമില്ല. ഏത് കാലഘട്ടത്തിലും ക്രമം ഇത് തന്നെയാണ്. കേവലമായ കർമ്മം ചെയ്യുന്നവർ കർമ്മയോഗികൾ, ശരിയായ മോക്ഷക്കൾ ജ്ഞാനി. ഇതിന് കാലവുമായിട്ട് ബന്ധമില്ല. ഏത് കാലഘട്ടത്തിൽ ഇവിടെ പറയുന്ന ഈ ഒരു ക്രമം വൈദിക കാലഘട്ടത്തിലുള്ളതാണ്. വൈദിക കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ എന്താണോ, കർമ്മങ്ങളിൽ വരുന്ന വ്യത്യാസമാണ്, അധികാരികളിൽ വരുന്ന വ്യത്യാസമല്ല പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന കർമ്മി കർമ്മയോഗി മുമുക്ഷു എന്ന് പറയുന്ന അധികാരികളിൽ വരുന്ന ഭേദമാണ്. വൈദിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വൈദിക കർമ്മങ്ങളിൽ വരുന്ന വ്യത്യാസം വേറെ, അധികാരിയിൽ വരുന്ന വ്യത്യാസം വേറെ. കാരണം അന്ന് വിഹിതകർമ്മം ഉപേക്ഷിച്ചവന് വേറെ കർമ്മം ചെയ്യേണ്ടി വരുന്നില്ല, അങ്ങനെയല്ല. അതെല്ലാം നമ്മൾ ആ ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. വിഹിതകർമ്മം ഉപേക്ഷിച്ചവന് അതിന് പറഞ്ഞിരിക്കുന്നു ചിത്തശുദ്ധി വന്നവൻ. അത് ശരിയല്ല. ഒരാൾ വിഹിതകർമ്മം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ചിത്തശുദ്ധി വന്നു എന്ന് അർത്ഥമില്ല. നിത്യ നൈമിത്തികയിലേവ കുറവാണോ ദുരിതക്ഷയം എന്നാണ്. വിഹിതകർമ്മങ്ങൾ ഒരാൾ നിഷേധിക്കുന്നു, നിഷിദ്ധാലും പിന്നെ എന്ത് ചെയ്യുന്നു, നിത്യ നൈമിത്തികീയത്തേവ. വിഹിതം എന്ന് പറയുമ്പോൾ അയാൾ അവിടെ ഉപേക്ഷിക്കുന്നത് കാമ്യ കർമ്മങ്ങൾ, കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കൊണ്ട് ദുരിതക്ഷയം വരുത്തുന്നവനാണ്. നിത്യ നൈമിത്തികീയതേവ കുർവാണു ദുരിതക്ഷയം, നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദുരിതക്ഷയം ചെയ്യുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പൊ അന്നും കർമ്മയോഗി എന്ന് പറയുമ്പോൾ അയാൾക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം. ഇന്ന് അത്തരം വിഹിതമായ കർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുന്നു. അന്നങ്ങനെയല്ല, അന്ന് കർമ്മയോഗികൾക്കും ചെയ്യാൻ ഉണ്ടായിരുന്നു നിത്യ നൈമിത്തിക കർമ്മങ്ങൾ. അപ്പൊ അന്നും കർമ്മങ്ങളുണ്ട്. അപ്പൊ വിഹിത കർമ്മം എന്ന് പറയുമ്പോൾ കാമ്യകർമ്മങ്ങൾ മാത്രമല്ല, നിത്യ നൈമിത്തിക കർമ്മങ്ങളും വിഹിതങ്ങളാണ്. അതിൽ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, നിത്യ നൈമിത്തിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു, അങ്ങനെ കർമ്മം ചെയ്യുന്നു. വിഹിതകർമ്മം ഉപേക്ഷിച്ചവന് ചിത്തശുദ്ധി വന്നവന്. അപ്പൊ ഈ വിഹിതകർമ്മം എന്ന് പറയുന്നതും അതിൽ തന്നെ മൂന്ന് ഭേദമുണ്ട്, നിത്യം നൈമിത്തികം കാമ്യ. അതിൽ ഒരാൾ ആദ്യം കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, പിന്നീട് അതും ഉപേക്ഷിക്കുന്നു. ഇന്നെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാമ്യ നിത്യ നൈമിത്തിക കർമ്മങ്ങളൊന്നുമില്ല, സാധാരണ ലൗകിക കർമ്മങ്ങൾ ഒരാൾ ചിത്തശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് ഈ പറയുന്ന കർമ്മി കർമ്മയോഗി മുമുക്ഷു ജ്ഞാനി എന്ന് പറയുന്ന ക്രമം അധികാരികളിൽ വരുന്ന ക്രമമാണ്. ഇത് ഏത് കാലത്തിലും ഒരുപോലെ തന്നെ. വ്യത്യാസം വരുന്നത് എന്താണ്, കർമ്മങ്ങളിൽ വ്യത്യാസം വരുന്നു. അന്ന് കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാഷയത്തിൽ കർമ്മങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, അവിടെ വിഹിതം നിത്യം നൈമിത്യം ഇങ്ങനെ വേർതിരിച്ച് ചിന്തിക്കും. അതുപോലെയാണ് കർമ്മങ്ങളെ എന്താണ് ശരീര വാക് മനോ എന്നിങ്ങനെ തിരിക്കുന്ന പോലെ, മാനസികം വാചികം ശാരീരം എന്നിങ്ങനെ കർമ്മങ്ങളെ മൂന്നായി തിരിക്കും പോലെ. ഇതും വൈദിക വൃത്തികളെ സംബന്ധിച്ചാണ്. ഇന്ന് നമ്മൾ കർമ്മങ്ങളെ തിരിക്കുമ്പോൾ രണ്ടേ ഉള്ളൂ, ഒന്ന് മാനസികം മറ്റൊന്ന് കായികം. കാരണം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കേണ്ടി വരുന്ന ആ വാക് കർമ്മങ്ങൾ ഇന്ന് അതിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള കർമ്മം, ഒന്ന് ശരീരം കൊണ്ടിരുന്നു, അതിലിതെല്ലാം ഉൾപ്പെടും, വാക്കും എല്ലാം അതിൽ ഉൾപ്പെടുന്നു, പിന്നെ മാനസിക കർമ്മങ്ങൾ. അതുപോലെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൗകിക കർമ്മങ്ങളേ ഉള്ളൂ. നിത്യ നൈമിത്തിക കർമ്മങ്ങളൊന്നും ഇന്നത്തെ ആശ്രമ ധർമ്മങ്ങളിൽ പെടുന്നില്ല. ഇന്ന് വർണ്ണധർമ്മവും മനുഷ്യരിലില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്നത് ലൗകികമായ കർമ്മങ്ങൾ. അതുകൊണ്ട് ഈ ഭാവം, ഇങ്ങനെയൊരു ക്രമം വൈദിക കാലഘട്ടത്തിലല്ലേ പ്രസക്തി വരുന്നു എന്ന് പറയുന്നത്, ആ ഭാഗം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം അന്ന് വിഹിതകർമ്മം ഉപേക്ഷിച്ചവന് ചിത്തശുദ്ധി, ഒരാൾ വിഹിതകർമ്മം ഉപേക്ഷിച്ച് ചിത്തശുദ്ധി വന്നവന് വേറെ കർമ്മം ചെയ്യേണ്ടി വരുന്നില്ല. ഇന്നും അങ്ങനെ തന്നെ, ചിത്തശുദ്ധി ചെയ്തവൻ വന്നവന് വേറെ കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു മുമുക്ഷ ഏത് മനോഭാവത്തിലാണ് ആശ്രമധർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ്. ഇന്ന് ഒരാൾ ആശ്രമധർമ്മങ്ങൾ, ഇന്ന് ശരിക്കും ആശ്രമധർമ്മങ്ങളും ഇല്ല. ആശ്രമധർമ്മങ്ങളെല്ലാം നമ്മുടെ സ്മൃതികളിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന് ആശ്രമധർമ്മങ്ങൾ ശരിക്കും നിലവിലിരിക്കുന്നില്ല. എന്നുവെച്ചാൽ ബ്രഹ്മചാരി അങ്ങനെ ഒരവസ്ഥ, ആ ബ്രഹ്മചാരിക്ക് ബ്രഹ്മചാരിയുടെ ധർമ്മങ്ങൾ, സർവതസ്മാർത്ഥമായ ധർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നിന്ന് ആർക്കും അറിയാൻ വഴിയില്ല, അറിയുന്നതുമില്ല. പിന്നെ നിത്യാഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ ആരും ഇന്ന് അനുഷ്ഠിക്കുന്നില്ല. പിന്നെ അന്നും ഇന്നും തമ്മിലുള്ള സാധർമ്മ്യം എന്ന് പറയുന്നത് ചില മൂല്യങ്ങൾ അന്നും ഇന്നും ഒരുപോലെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എന്നുള്ളതല്ലാതെ ബാഹ്യമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം എന്തുകൊണ്ട്, ബ്രഹ്മചാരി എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം തന്നെ എന്താണ്, ബ്രഹ്മ എന്ന് പറഞ്ഞ വേദം, തദർത്ഥം ബ്രഹ്മം വേദം തദർത്ഥം എന്ന് വെച്ചാൽ വേദാധ്യയനത്തിന് വേണ്ടി വ്രതം സ്വീകരിച്ചിരിക്കുന്നവനാണ് ബ്രഹ്മചാരി. അതാണ് ആശ്രമധർമ്മം, ബ്രഹ്മചാരിയുടെ ആശ്രമധർമ്മം. ഇന്ന് ഏത് ബ്രഹ്മചാരിയാണ് വേദാധ്യയനം ചെയ്യുന്നത്? ഇന്ന് വേദം അധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിമാർ ഇല്ല. വേദാധ്യയനം എന്ന് വെച്ചാൽ ഗുരു ചൊല്ലിക്കൊടുത്ത് അത് കേട്ട് പഠിക്കുക. അത് അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഓരോ വർണ്ണത്തിനും ഇന്ന ഇന്ന വയസ്സിൽ ഉപനയനം ചെയ്ത് ആറാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ എല്ലാം ഉപനയനം ചെയ്തിട്ട് വേദാധ്യയനം തുടങ്ങണം. അതാണ് ബ്രഹ്മചര്യം അവിടെ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഇന്നങ്ങനെയുള്ള ബ്രഹ്മചര്യ ധർമ്മമില്ല. ഗൃഹസ്ഥന്റെ ധർമ്മവുമില്ല. ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമത്തിന് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ധർമ്മങ്ങളും ഒന്നും ഇന്നത്തെ ഗൃഹസ്ഥന്മാർക്ക് അറിയത്തില്ല, അറിയുന്നതിനുള്ള അവസരങ്ങളില്ല. പിന്നെ അന്ന് പറയുന്ന സന്യാസധർമ്മവും ഇന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഭിക്ഷാടനം നടത്തി പോകുന്ന സന്യാസധർമ്മം അതും ഇന്നില്ല. അപ്പം ആശ്രമധർമ്മങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ആ മൂല്യങ്ങളെ, പഴയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചെയ്യാവുന്ന ലൗകികമായ കർമ്മങ്ങൾ, അത് ഇന്ന് ആശ്രമധർമ്മങ്ങളായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അത് ഏത് മനോഭാവത്തിൽ ചെയ്യണം, അതിനാണ് കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഇന്നത്തരം കർമ്മങ്ങളെല്ലാം കർമ്മയോഗം ആയിട്ട് അനുഷ്ഠിക്കുക. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അഹന്തയുള്ളത് കൊണ്ട് കർത്തൃത്വഭാവം അവിടെ വരുമല്ലോ, അത് പറഞ്ഞല്ലോ. കർത്തൃത്വബോധം, കർത്തൃത്വം, ഭോക്തൃത്വം, അജ്ഞാനം, അഹന്ത, ഇതൊക്കെ ഉള്ളവനാണ് കർമ്മയോഗം. അതില്ലാത്തതിനതിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഭാഷ്യത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏതസ്യാഹി ബുദ്ധി ഏതസ്യാഹ ബുദ്ധേഹി ജന്മന പ്രാക്, ഭാഷ്യത്തിൽ പറഞ്ഞു. ഈ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന അതുണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഷ്യത്തിൽ തന്നെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് ആ ഭാഗം. അപ്പോൾ അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം ഉള്ള ഒരുവനാണ് കർമ്മയോഗം വേണ്ടി വരുന്നത്. അഹന്ത ഉണ്ടാവും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിടെ അഹന്തയുണ്ട്. കർമ്മയോഗിയുടെ മനോഭാവത്തിൽ നിന്നും മുമുക്ഷുവിന്റെ മനോഭാവത്തിന് എന്താണ് വ്യത്യാസം? കർമ്മയോഗിയുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർമ്മയോഗിയുടെ അനുഷ്ഠാനമാണ് അത്? കർമ്മയോഗിയുടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കർമ്മയോഗിയും മുമുക്ഷുവാണ്. കർമ്മയോഗിയും മുമുക്ഷു അല്ല എന്ന് പറയുന്നില്ല. കർമ്മയോഗിയിൽ നിന്നും മുമുക്ഷുവിന്റെ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ കർമ്മയോഗി മുമുക്ഷു അല്ല എന്ന് ധരിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, കർമ്മി പോലും വാസ്തവത്തിന് മുമുക്ഷുവാണ്. പക്ഷെ ആ മുമുക്ഷുവിന്റെ ആധികാരിത്വത്തിനുള്ള വ്യത്യാസമാണ്. കർമ്മിയും വാസ്തവത്തിൽ കർമ്മം ചെയ്യുന്നത് മോചനത്തെ ആഗ്രഹിച്ചിട്ടാണ്, പക്ഷെ അത് ബോധപൂർവമല്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കർമ്മിയുടെ സങ്കല്പത്തിലുള്ള മുമുക്ഷത്വം എന്ന് പറയുന്നത് സ്വർഗാദികളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുമുക്ഷത്വമാണ്. കർമ്മയോഗിയുടെ മുമുക്ഷത്വം അത് കുറച്ചുകൂടി സംസ്കൃതമാണ്. അത് കർമ്മയോഗി ആ സമയത്ത് മുമുക്ഷമല്ല എന്നതിനർത്ഥമില്ല. ഇനി അയാൾ അതിൽ ഒരുപടി കടന്നു ശരിക്കും ചിത്തശുദ്ധിയിലേക്ക് അയാൾ വരുന്ന, അത് ചിത്തശുദ്ധി കൈവരിക്കുന്നതിനനുസരിച്ച് അയാളിൽ മോക്ഷത്വം ദൃഢമായി വരുന്നു, ജ്ഞാനപ്രാപ്തി ദൃഢമായി വരുന്നതിനനുസരിച്ച്. അതാണ് എന്താണ് ശരിയായിട്ടുള്ള മോക്ഷത്വം. മോക്ഷത്വത്തിൻ്റെ ഏറ്റവും പരവൈരാഗ്യം, എല്ലാം പ്രാപ്തമായിരിക്കുന്ന അവസ്ഥ, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയായ മുമുക്ഷു അവശീകാര വൈരാഗ്യത്തോടുകൂടിയിരിക്കുന്നു. കർമ്മയോഗിയിൽ അങ്ങനെയല്ല. കർമ്മയോഗിയിൽ കാമനകളും അജ്ഞാനവും അഹന്തയും ഭോക്തൃത്വ ബുദ്ധിയും എല്ലാം ഉണ്ട് കർമ്മയോഗി. കർമ്മയോഗി അതെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഉള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരുടെയും മാനസികാവസ്ഥയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. മുമുക്ഷു അങ്ങനെയല്ല. ശരിയായ മുമുക്ഷു എന്ന് പറയുമ്പോൾ അവിടെ ശ്രവണമെന്ന നിധ്യാസനങ്ങളിൽ തന്നെ അയാൾ സ്ഥിതി ചെയ്യുന്നു. കർമ്മയോഗി അങ്ങനെയല്ല. കർമ്മ രംഗത്ത് തന്നെ നിൽക്കുന്നു. അയാൾ ആത്മസ്മരണയോടുകൂടി ഈശ്വരസ്മരണയോടുകൂടി കർമ്മം ചെയ്യുന്നു. രണ്ടുപേരുടെയും അനുഷ്ഠാനത്തിന് വ്യത്യാസമുണ്ട്. അറിവിന് വ്യത്യാസമുണ്ട്, നാം വ്യത്യാസമുണ്ട്. മുമുക്ഷു, ശരിയായ മുമുക്ഷുവിൽ അവിടെ ഇവിടെ പറയുന്ന നമ്മൾ അവസാനം പറയുന്ന മുമുക്ഷു ജ്ഞാനപ്രാപ്തിക്ക് തൊട്ട് മുന്നുള്ള അവസ്ഥ. അവിടെ കർമ്മങ്ങളില്ല, അത് കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞ അവസ്ഥയാണ്. ബാഹ്യമായ കർമ്മങ്ങൾ അവിടെ ഇല്ല. അവിടെ ശ്രവണമന നിധ്യാസനങ്ങൾക്ക് പ്രാധാന്യം വരുന്നു. അതായത് ഒരു കർമ്മയോഗിക്ക് കർമ്മരംഗം വിട്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾ കർമ്മം ചെയ്യുന്നത്. അയാളുടെ സംസ്കാരം അതിനനുവദിക്കാത്തതുകൊണ്ട് കർമ്മം കൊണ്ട് അയാളുടെ ചിത്തശുദ്ധി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് അയാളെ കർമ്മങ്ങൾ കുറഞ്ഞു വരുന്ന അയാൾ പിന്നെ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അയാൾ കൂടുതൽ കർമ്മയോഗി കൂടുതൽ സമയം കർമ്മത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇവിടെ പറയുന്ന മുമുക്ഷു മുഴുവൻ സമയവും ജ്ഞാനനിഷ്ഠയിൽ ചെലവഴിക്കുന്നു, ശ്രവണ മനനിധ്യാസങ്ങൾ ചെലവഴിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം. ഒരാളിൽ ശരിയായിട്ടുള്ള ബോധമുണ്ട് മുമുക്ഷുവിൽ, ആ സമയം കർമ്മയോഗിയിലാണെങ്കിലോ അയാൾ ആ ബോധത്തെ ശീലിക്കുന്നു, പരിശീലിക്കുന്നു. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തിവിടെ ചോദിക്കുന്നത്, ലോകസംഗ്രഹമേവാഭി സംഭവശ്യം കർത്തും രഹസ്യം എന്ന ഗീതയിലെ വരികളിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണോ ശ്രീരാമകൃഷ്ണ മഠം ആത്മനവും മോക്ഷാർത്ഥം ജഗദ്ഗീതാഴ്ച എന്ന പ്രമാണസൂക്തം നൽകിയത്? ആത്മനവും മോക്ഷാർത്ഥം ജഗദ്ഗീതാഴ്ച എന്ന് പറയുന്നത് ഒരാശയത്തെ സംഗ്രഹിച്ച് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് പുതിയതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഇതേ ആശയം വരുന്ന ഭാഗങ്ങൾ ത്രിപിടകങ്ങളിൽ, അതായത് ശ്രീബുദ്ധൻ ഉപദേശങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്ന ത്രിപിടകങ്ങളിലും മറ്റും വരുന്നുണ്ട്. ആത്മന മോക്ഷാർത്ഥം ജഗദ്ഗീതായ. ശരിക്കും ഈ ആശയം ആദ്യം കൊണ്ടുവരുന്നത് ശ്രീബുദ്ധനാണ്. പിന്നീട് അതിങ്ങനെ പല ഭാഗങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ള ആശയങ്ങൾ പരാമർശിച്ചു വരുന്നുണ്ട്. അതിന് ശരിക്കും പ്രചാരം കൊടുത്തത് ആത്മന മോക്ഷാർത്ഥം ജഗദ്ഗീതായ എന്നുള്ളതിന് ശരിക്കും ഇത് കൊടുത്തിരിക്കുന്നത് വിവേകാനന്ദ സ്വാമികളാണ്. അത് തന്നെയാണ്, അതേ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചാണ് ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തും അർഹസി. അർജുനോടും പറയുന്നുണ്ട്, ലോക നന്മയെ ഉദ്ദേശിച്ചെങ്കിലും നീ പ്രവർത്തിക്കണം, അധർമ്മത്തെ നശിപ്പിക്കേണ്ടത് ലോകത്തിൽ ധർമ്മം നിലനിർത്തുന്നതിന് ആവശ്യമാണ്. അതുകൊണ്ട് ആ ലോക നന്മയെ ഉദ്ദേശിച്ചെങ്കിലും നീ കർമ്മം ചെയ്തേ മതിയാകൂ എന്ന് ഭഗവാൻ പറയുന്നു. അത് കഴിഞ്ഞ് തന്നെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മനവമോക്ഷാർത്ഥം ജഗദ്ഗീതായച്ച എന്ന് പറയുന്നത്, കാരണം ഈ പ്രധാന ഉപനിഷത്തുകളിലൊന്നും ഇത് വരുന്നില്ല. അപ്രധാനങ്ങളായ ഉപനിഷത്തുകൾ ഒരുപാടുണ്ട്, നൂറുകണക്കിനുണ്ട്. അതിലേതെങ്കിലും ഉപനിഷത്തിൽ പിൽക്കാലത്ത് ഇങ്ങനെ ഒരു വാചകം ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. അത് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഇങ്ങനെ ഒരു വാചകം ചിലപ്പം വന്നേക്കാം. കൃത്യമായിട്ട് അതിന്ന ഗ്രന്ഥത്തിൽ ഇന്ന ഭാഗത്ത് എന്ന് പറയത്തക്ക വിധത്തിൽ ഞാൻ അത് ഈ ഒരു വിഷയം പരിശോധിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ടത് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കണ്ടേക്കാം. കാരണം പിൽക്കാലത്ത് ധാരാളം ഉപനിഷത്തുകൾ എഴുതിയിട്ടുണ്ട്. ആധുനിക കാലത്ത് വന്ന ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. അതിലേതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു വാചകം, കാരണം ഭാഷ്യത്തിൽ പറയുന്ന പല ആശയങ്ങളും ചേർത്ത് പുതിയ പുതിയ ഉപനിഷത്തുകൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട് ഭാഷ്യകാരന് ശേഷം. അപ്പം അതുപോലെ ഏതെങ്കിലും ഉപനിഷത്തുകളിൽ ഇങ്ങനെ ഒരാശയം വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഉപനിഷത്തുകളിൽ തന്നെ എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുകൂടിയില്ല. അതുകൊണ്ട് അത് പരിശോധിച്ചു നോക്കണം. പക്ഷെ ഇങ്ങനെ ഒരാശയം മുമ്പ് തന്നെയുണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ. എല്ലാം പല ഭാഗങ്ങളിലും ഈ ഒരാശയം അങ്ങനെ വരുന്നുണ്ട്, ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നും മറ്റും. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെയുണ്ട് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നൊക്കെയുള്ള ആശയം വേദങ്ങളിൽ തന്നെയുണ്ട്. എന്നാലും ഇതേ വാചകം വേദങ്ങളിലോ പ്രധാന പുരുഷത്തുകളിലോ ഇങ്ങനെയൊരു വാചകം കാണുന്നുണ്ട്. അത് പല ഭാഗങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ളതാണ്, പിൽക്കാലത്ത് വന്ന് എവിടെയെങ്കിലും വന്നിട്ടുള്ളതാണ്. ഉപനിഷത് മന്ത്രമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആധുനിക ഉപനിഷത്തുകൾ കണ്ടേക്കാം, ഇല്ല എന്ന് പറയാൻ ധാരണ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയണമെങ്കിൽ അത് നമ്മളെല്ലാം പരിശോധിച്ച് നോക്കണം. ഒരു കാര്യം തെറ്റാണെന്ന് പറയണമെങ്കിലും അത് പരിശോധിക്കാൻ പറയാൻ പറ്റത്തില്ല, പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്ന കർമ്മയോഗത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ഭാഗങ്ങൾ കർമ്മയോഗത്തിനും ജ്ഞാനനിഷ്ഠയ്ക്കും രണ്ടിനും പറ്റിയ രീതിയിൽ വിശദീകരിക്കാമെന്നുള്ള ഭാഗങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ഭാഷയത്തിൽ തന്നെ മുന്നോട്ട് ചെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് സുഹൃത ദുഷ്കൃതങ്ങളെ, പുണ്യപാപങ്ങളെ എങ്ങനെ കർമ്മയോഗി കർമാനുഷ്ഠാനത്തിലൂടെ ഉപേക്ഷിക്കുന്നു എന്നാണ്. ഭാഗങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മയോഗം തന്നെ കർമ്മത്തെ നശിപ്പിക്കുന്നു, അതിലൂടെ ഇനി ഭാഷ്യകാരൻ പറയാൻ പോകുന്നു. ആത്യന്തികമായി കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുന്നത് ജ്ഞാനമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ. എന്നാലും കർമ്മത്തിന്റെ സ്വഭാവമാണ് കർമ്മം സംസ്കാരത്തെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കർമ്മങ്ങളിലേക്ക് ജീവനെ നിയോഗിക്കുന്നു. അത് കർമ്മത്തിന്റെ തന്നെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് കർമ്മയോഗം. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മ സംസ്കാരം ഉണ്ടാവും. അതുകൊണ്ട് ജീവൻ വീണ്ടും കർമ്മജാലത്തിൽ പെടും എന്നുള്ള സാധാരണ ധാരണ, അതിനെ തിരുത്തുന്നതാണ് കർമ്മയോഗം. കർമ്മയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? കർമ്മയോഗം കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുന്നു, കർമ്മ സംസ്കാരത്തെ തടയുന്നു, അല്ലെങ്കിൽ പുതിയ കർമ്മ സംസ്കാരത്തെ ഉണ്ടാക്കുന്നില്ല. അതാണ് കർമ്മം യോഗമായി അനുഷ്ഠിച്ചാൽ വരുന്നത്. ആ കർമ്മ സംസ്കാരത്തിനാണ് ഇവിടെ സുഹൃത ദുഷ്കൃതേ എന്ന് പറഞ്ഞത്. സുഹൃതം പുണ്യ സംസ്കാരം, ദുഷ്കൃതം പാപ സംസ്കാരം. സുഹൃത ദുഷ്കൃത എന്ന് പറയുന്ന ഈ ശബ്ദങ്ങൾ കർമ്മത്തിനും കർമ്മ സംസ്കാരത്തിനും കർമ്മഫലത്തിനും ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. മൂന്ന് കാര്യങ്ങളുണ്ട്. സുഹൃതം പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യകർമ്മം എന്നർത്ഥമുണ്ട്. ദുഷ്കൃതം പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപകർമ്മം എന്ന് പറയും. അപ്പോൾ ഇത് കർമ്മത്തിനുപയോഗിക്കും ഈ രണ്ട് ശബ്ദം. അതുപോലെ തന്നെ അതിന്റെ സംസ്കാരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. സുഹൃതം എന്ന് വെച്ചാൽ സുഹൃത സംസ്കാരം, സുഹൃത കർമ്മങ്ങളിൽ നിന്നും ഫലം കൊടുക്കാനായി ഉണ്ടാകുന്ന സംസ്കാരം പുണ്യം എന്ന് നമ്മൾ പറയുന്നു. ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ഫലത്തെ കൊടുക്കാനായി ഉണ്ടാകുന്ന സംസ്കാരം, പാപ സംസ്കാരം, നമ്മളതിനെ പാപം എന്ന് വിളിക്കുന്നു. ഇനി സുഹൃത ദുഷ്കൃതം എന്ന് പറയുന്നത് കർമ്മഫലത്തിന് ഉപയോഗിക്കും. സുഹൃത അവൻ സുഹൃതിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സത്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് എന്നാണ് സുഹൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സുഹൃതമുള്ളവൻ, അവിടെ സുഹൃതത്തിന് എന്താണ് അർത്ഥം? സത്കർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന, പുണ്യകർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖം. അപ്പൊ കർമ്മഫലം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഈ സുഹൃത ശബ്ദം. പല സന്ദർഭങ്ങൾ ഈ ശബ്ദങ്ങളെല്ലാം പല താല്പര്യത്തിൽ ഉപയോഗിക്കും. അത് സന്ദർഭം അനുസരിച്ച് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കണം. ദുഷ്കൃതം എന്ന് പറയുന്നു അതുപോലെ തന്നെ. ദുഷ്കൃതി അവനിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ ദുഷ്കർമ്മത്തിന്റെ ഫലമായ ദുഃഖം, പാപഫലമായ ദുഃഖം ഉള്ളവനാണ് ദുഷ്കൃതാത്മാ, ദുഃഖാത്മാ, ദുഃഖമുള്ള മനസ്സോടുകൂടിയവൻ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഈ സുഹൃത ദുഷ്കൃതങ്ങളെ അവൻ കർമ്മയോഗി നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൂന്നർത്ഥത്തിനും നമുക്കിതിനെ എടുക്കാം. മൂന്നർത്ഥം എടുത്താൽ ഇവിടെ ശരിയാവും. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ആ കർമാനുഷ്ഠാനം കൊണ്ട് പുണ്യപാപ സംസ്കാരങ്ങളെ ജഹാദി ത്യജിക്കുന്നു, ഇല്ലാതാക്കുന്നു, ഉപേക്ഷിക്കുന്നു. വരാൻ പോകുന്ന സാധാരണ ഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്? പുണ്യപാപ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പുണ്യപാപ കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരം കൂടി കൂടിച്ചേർന്നിട്ട് വീണ്ടും അവൻ പുണ്യപാപങ്ങളിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ഇവിടെ ജഹാദി എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? കർമ്മയോഗി ഇനി വരാൻ പോകുന്ന ഈ പുണ്യപാപ കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും വരാൻ പോകുന്ന പുണ്യപാപ കർമാനുഷ്ഠാനത്തെ ത്യജിക്കുന്നു. കർമ്മയോഗിയിൽ പിന്നീട് അത് സംഭവിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ അർത്ഥം കൊടുത്തു കഴിഞ്ഞാലോ, പുണ്യപാപ കർമാനുഷ്ഠാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫലം, സുഖദുഃഖ ഫലം, കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ആ സുഖദുഃഖ ഫലങ്ങളെയും ത്യജിക്കുന്നു. അപ്പൊ ഈ മൂന്ന് അർത്ഥത്തിൽ ഗീതയിൽ തന്നെ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യും. ഇവിടെയും അത് തന്നെ ഉദ്ദേശിക്കുന്നു. സുഖദുഃഖ ഫലങ്ങളെ ഒഴിവാക്കുന്നു, കർമ്മത്തെ ഒഴിവാക്കുന്നു, കർമ്മ സംസ്കാരത്തെ ഒഴിവാക്കുന്നു. ഇത് മൂന്ന് കാര്യങ്ങളും കർമ്മയോഗി നേടുന്നു. അതായത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, കർമ്മയോഗി അസംഗമായി കർമ്മം ചെയ്യുന്നു, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. അസംഗമായി കർമ്മം ചെയ്യുന്നു ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ഈശ്വരാർപ്പണമായും അസംഗമായും പ്രധാനമായും കർമ്മയോഗിയുടെ കർമാനുഷ്ഠാനത്തിന്റെ പ്രധാനമായ രണ്ട് വശങ്ങളിലാണ്. ഒന്ന് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു, മറ്റൊന്ന് അസംഗമായി കർമ്മം ചെയ്യുന്നു. ഇത് രണ്ടും കൊണ്ട് കർമ്മയോഗി ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും സാധിക്കുന്നു. എന്താണ്? ഒന്ന്, കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുന്നു, കർമ്മഫലത്തെ നശിപ്പിക്കുന്നു, വരാൻ പോകുന്ന കർമ്മങ്ങളെയും നശിപ്പിക്കുന്നു. അതാണ് ജഹാദി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇതെങ്ങനെ കഴിയുന്നു? കർമ്മയോഗിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? അത് നമ്മൾ വളരെ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാണ്. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇത് ധരിച്ചിരിക്കണമെന്നില്ല. ധരിച്ചവർ കാണും, ധരിച്ചവരിൽ തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ ധരിക്കണമെന്നില്ല. അങ്ങനെ ധരിക്കുന്നില്ല എന്നാണ് നമ്മളെ ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ചോദ്യങ്ങൾ നല്ലതാണ്. അപ്പോൾ ഏത് രീതിയിൽ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല ഒരാൾ ഏത് നിലവാരത്തിലാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത്. ഇത് ഒരു വിഷയം പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നയാൾ ധരിക്കുന്നത് കേൾക്കുന്നവരത് ആ രീതിയിൽ മനസ്സിലാക്കിയെന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കേൾക്കുന്നവർ മൗനം അവലംബിക്കുമ്പോൾ പറയുന്നയാൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ വ്യക്തി ഇത് ഏതുവരെ ഇതിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ചിലർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നവർ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നു. അപ്പോൾ അതിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ. കാരണം ഇത് സൂക്ഷ്മമായി കേട്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. വിമർശ ചെയ്ത് അശേഷിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്, വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഈ കർമ്മയോഗി സമുദ്ര ദുഷ്കൃതങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇപ്പൊ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ടും പോരാ, ആവർത്തിച്ച് കേട്ടതിന് ശേഷം സ്വയം അത് മനനം ചെയ്താലേ ശരിയാവും. കേൾക്കുന്നതുകൊണ്ട് മാത്രമായി ഇത് മനനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവർത്തനം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഒരു കർമ്മയോഗിയുടെ കർമാനുഷ്ഠാന വേളയിൽ കർമ്മയോഗിയുടെ അന്ധകരണം രണ്ടു തരത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒന്ന് സ്ഥൂലമായിട്ടും ഒന്ന് സൂക്ഷ്മമായിട്ടും. സൂക്ഷ്മമായിട്ടുള്ള അന്ധകരണ പരിണാമം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോധത്തിലേക്ക് വരുന്നില്ല. സ്ഥൂലമായ പരിണാമങ്ങൾ നമ്മുടെ ബോധത്തിലേക്ക് വരുന്നു. അതിന് ഞാൻ പാകത്തിന്റെ ഉദാഹരണം പറഞ്ഞു. പാകത്തിന്റെ ഉദാഹരണമാണ് ഈ ശാസ്ത്രകാരന്മാരെല്ലാം പറയുന്നത്. അന്ധകരണ പരിണാമത്തിൽ ഏറ്റവും പ്രബലമായ പരിണാമം അഹന്തയുടെ പരിണാമമാണ്. അന്ധകരണത്തിന് പറയുന്നത് ചിത്തസമുദ്രം എന്നാണ്. ചിത്തം ഒരു സമുദ്രം പോലെയാണ് അന്ധകരണം. അതിലുണ്ടാകുന്ന ബുദ്ബുദങ്ങൾ കുമിളകളാണ് അഹന്ത എന്നാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്തസമുദ്രത്തിലുണ്ടാകുന്ന കുമിളകൾ അതാണ് അഹന്ത. അതിങ്ങനെ പ്രതിക്ഷണം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ധകരണത്തിൽ. അതൊരു ജീവൻ, ഇതെല്ലാം നിലനിൽക്കുന്നവരുടെ ജീവന്, ഒരു ജീവൻ ആണ് കർമ്മത്തിൽ ഏർപ്പെടുന്നത്. ജീവനെന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചിത്തും ജഡവും കൂടിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ജീവാവസ്ഥ എന്ന് പറയുന്നത്. ചിജ്ജടസംഘാതം എന്ന് പറയുന്നു, അതാണ് ജീവൻ. അതിൽ ചിദംശവും ജഡാംശവും, അതിൽ മുഖ്യമായ ജഡാംശം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അന്ധകരണം. ചൈതന്യവും അന്ധക്കണ്ണും കൂടിക്കലർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ജീവാവസ്ഥ അല്ലെങ്കിൽ ജീവത്വം. അങ്ങനെയുള്ള ഒരു ജീവനിൽ ജീവൻ പ്രധാനമായും അവലംബിച്ചിരിക്കുന്നത് ആ ജീവന്റെ സംസരണത്തിൽ, ജനനം ജീവിതം മരണം എന്ന പ്രക്രിയയ്ക്ക് പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് ഈ അന്ധകരണത്തെയാണ്. ആ അന്ധകരണത്തിൽ നിരവധി പരിണാമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സ്ഥൂലമായും സൂക്ഷ്മമായും. സൂക്ഷ്മ പരിണാമങ്ങൾക്ക് പൊതുവെ നമ്മൾ പറയുന്ന പേരാണ് സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നു ആ സംസ്കാരത്തെ നമുക്ക് ഫലം കൊണ്ടേ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചിത്തം, ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാഗീന്ദ്രിയം പ്രവർത്തിക്കുന്നു, പ്രധാനമായി രണ്ട് കർമ്മങ്ങളാണ് നടക്കുന്നത്. ശരീരചേഷ്ട ഇവിടെ കുറവാണ്, പക്ഷെ മനസ്സിൽ പ്രവർത്തനം നടക്കുന്നു, വാഗീന്ദ്രിയവും പ്രവർത്തിക്കുന്നു. മനസ്സും വാഗീന്ദ്രിയവും ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ സമയം തന്നെ മറ്റേന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രബലമായിരിക്കുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ് മനസ്സിന്റെയും വാഗീന്ദ്രിയത്തിന്റെയും പ്രവർത്തനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചിന്തയും എന്ന് പറയുന്നത് എന്താണ്, അന്ധകരണത്തിന്റെ പരിണാമമാണ്. ആ ചിന്തയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, വാഗീന്ദ്രിയം പ്രവർത്തിച്ച് ശബ്ദം പുറത്തു വരുന്നു. അപ്പോൾ ഇത് വാഗീന്ദ്രിയത്തിലൂടെ വരുന്ന ഇതിനെ എന്താണ്, ഇത് കായികമായ കർമ്മം. ശബ്ദം പുറപ്പെടുവിക്കുക, അത് കായികമായ പ്രവൃത്തി, ശരീരത്തിന്റെ പ്രവൃത്തിയാണ്. ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മേന്ദ്രിയമാണ് വാഗീന്ദ്രിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പാദേന്ദ്രിയം ഹസ്തേന്ദ്രിയം എന്നെല്ലാം പറയുന്നത് പോലെ ഒരിന്ദ്രിയമാണ് വാഗീന്ദ്രിയം. അപ്പോൾ വാഗീന്ദ്രിയത്തിന്റെ പ്രവർത്തനം അതാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വാഗീന്ദ്രിയം ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അന്ധകരണത്തിൽ ഈ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള സംസ്കാരങ്ങളുണ്ടാവും, സൂക്ഷ്മമായ സംസ്കാരങ്ങളാണ്. ഈ സംസാരങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കും? വാഗീന്ദ്രിയം ഏത് തരത്തിലുള്ള കർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? സത്കർമ്മത്തിന്. സത്കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ സമയം എന്ത് ചെയ്യുന്നു? അന്ധകരണം സത് സംസ്കാരത്തെ ഉണ്ടാകുന്നു, പുണ്യ സംസ്കാരത്തെ ഉണ്ടാകുന്നു. പക്ഷെ മനസ്സാണെങ്കിലോ, മനസ്സ് വാക് ഏത് ശബ്ദത്തെയാണോ പുറപ്പെടുവിക്കുന്നത് അതിനനുസരിച്ചുള്ള വിഷയത്തെയാണ് മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ അതേ ചിന്തകൾ നടക്കുകയാണ്. അപ്പൊ അവിടെയും എന്ത് വരുന്നു? മനസ്സിനും സത് പ്രവൃത്തിയാണ് നടക്കുന്നത്. മനസ്സിനും എന്ത് ചെയ്യുന്നു? സത് സംസ്കാരം ഉണ്ടാകുന്നു. അപ്പോ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിൽ മനസ് എന്ന് പറയുന്ന മനസ്സൊരു ഇന്ദ്രിയമാണ്. മനസ്സെന്നുള്ള ഇന്ദ്രിയം കൊണ്ടും വാഗെന്നുള്ള ഇന്ദ്രിയം കൊണ്ടും ഈ രണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടും അന്ധകരണത്തിൽ ആധാനം ചെയ്യിക്കുന്നു. അവിടെ സഞ്ചയിക്കുന്ന എന്താണ്? പുണ്യ സംസ്കാരത്തെയാണ്. പുണ്യ സംസ്കാരമാണ് അവിടെ ആധാനം ചെയ്യുന്നത്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന വ്യക്തി ജീവന് ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ എന്ന് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ അഹന്തയില്ല എന്നുള്ളതല്ല. കാരണം അഹന്തയെ ആശ്രയിച്ച് മാത്രമേ ഈ രണ്ടിന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റൂ. ഈ രണ്ട് തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അഹന്തയുണ്ട്. അഹന്ത എങ്ങനെ നിൽക്കുന്നു? അവിടെ അഹന്ത അതിസൂക്ഷ്മമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനെന്ന് പ്രകടമാകാതെ സൂക്ഷ്മരൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജീവന് ഏതെങ്കിലും സമയത്ത് ഈ സംസാരിക്കുന്ന വ്യക്തിയെക്കുറിച്ച്, ആ ജീവഭാവത്തെക്കുറിച്ച് ഓർമ്മ വരികയാണെങ്കിൽ, ബോധത്തിലേക്ക് വരികയാണെങ്കിൽ എന്ത് വരുന്നു? അവിടെ അഹന്ത ജാഗ്രത ആകുന്നു. ഞാൻ സംസാരിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു എന്നുള്ള ബോധം വരുമ്പോൾ, സംസാരിക്കുന്ന ജീവന് സംസാരിക്കുന്ന തന്നെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ അവിടെ അഹന്ത അവിടെ സ്പഷ്ടമാകുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് സംസാരിക്കുക, ചിന്തിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ. കർമ്മിക്കും കർമ്മയോഗിക്കും ജ്ഞാനിക്കും എല്ലാം ഒരുപോലെ തന്നെ ഈ സംഭവങ്ങൾ നടക്കുന്നത്, ഈ പ്രക്രിയ. പക്ഷേ എപ്പോഴാണോ തന്നെക്കുറിച്ചുള്ള ബോധം വരുന്നത് കർമ്മയോഗിക്ക്, തന്നെ സ്മരിക്കേണ്ടി വരുന്നത്, തന്നെ സ്മരിക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്നുള്ള സ്ഫുരണം, ആ സ്ഫുരണമാണ് ആരിലായാലും വരുന്നത്. അത് കേവലകർമ്മിയായാലും കർമ്മയോഗിയായാലും ജ്ഞാനിയായാലും അവിടെ ഞാനെന്നുള്ള സ്ഫുരണം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ശ്രവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വചിക്കുന്നു എന്നിങ്ങനെ പറയുന്നത്, ഞാൻ പറയുന്നു. അപ്പൊ തന്നെക്കുറിച്ചുള്ള ആ ബോധം ഞാനെന്നുള്ള അഹം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ശബ്ദം ആ തരത്തിൽ പുറപ്പെടുകേണ്ടി വരുന്നത്. ഏത് ഭാഷയിലായാലും ശരി, അവിടെ തന്നെ കുറിച്ച് നമുക്ക് ഞാൻ എന്നേ പറയാൻ പറ്റും. പക്ഷെ വ്യത്യാസം എന്താണോ, ഒരു ഈ ഞാൻ എന്നുള്ള ബോധം അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്നുള്ള ബോധം എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു ജീവനൻ അന്തര്യാമിയായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിന്റെ സ്ഫുരണം, അത് പ്രകടമാകുന്ന ഏറ്റവും പ്രാഥമികമായ ഏറ്റവും സൂക്ഷ്മമായ അനുഭവമാണ് ഞാനെന്നുള്ള അനുഭവം. ഞാനെന്നുള്ള അനുഭവത്തിലൂടെയാണ് തന്നിലിരിക്കുന്ന ഈശ്വര ചൈതന്യം ഓരോ ജീവനും സ്ഫുരിക്കുന്നത്. പക്ഷെ ആ സ്ഫുരണം ശുദ്ധമല്ല. ആ സ്ഫുരണത്തിൽ ഞാനെന്നുള്ള ആ സ്മരണത്തിൽ ഒരു ജീവൻ അനുഭവിക്കുന്നത് സ്വന്തം അസ്തിത്വത്തെയാണ്. ഈ അസ്തിത്വം അല്ലെങ്കിൽ സത്ത അതിനെ അനുഭവിക്കുന്നു. ഈ സത്തയാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നതിന് സത്ത ഇത് തന്നെയാണ്. തന്റെ അസ്തിത്വത്തിന് തനിക്ക് പ്രമാണമായിരിക്കുന്നത് ഞാൻ എന്നുള്ള അനുഭവം ഏതൊരു ജീവനെ സംബന്ധിച്ച്. ഈ അസ്തിത്വ അനുഭവം ഈശ്വരീയമാണെങ്കിലും അതും അപൂർണമാണ്. എന്തുകൊണ്ട്? ഈ അനുഭവം ഒരു ജീവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് അന്ധകരണം എന്ന മാധ്യമത്തിലൂടെയാണ്. മനസ്സ്, ചിത്തം, അന്ധകരണം, ബുദ്ധി എന്നെല്ലാം പറയുന്ന ഒരു മാധ്യമം. ഈ മാധ്യമത്തിലൂടെയാണ് ഈ ജീവന്റെ ഉള്ളിൽ അഹംസ്ഫുരണം ഉണ്ടാകുന്നത്. ഈ മാധ്യമം ജഡമാണ്, സൂക്ഷ്മമായ സാത്വികമായ ജഡം. ഞാനെന്നുള്ള ഈ സ്ഫുരണത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അതാണ് തന്റെ അസ്തിത്വത്തിന് പ്രമാണം. അപ്പൊ ആ സ്ഫുരണത്തിൽ സത്തയുടെ ഒരു അംശമുണ്ട്, അസ്തിത്വത്തിന്റെ ഒരു അംശമുണ്ട്. പക്ഷെ ആ അസ്തിത്വത്തിന്റെ അംശത്തിൽ ഒരു കലർപ്പുണ്ട്. ആ കലർപ്പാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നിരുപാധികമായ ആ ചൈതന്യ സ്ഫുരണത്തിൽ വന്ന ഞാനെന്നുള്ള ഒരു അനുഭവ ആകാരം. ചൈതന്യത്തിനൊരു ആകാരമുണ്ട്. എങ്ങനെ? ഞാൻ ചൈതന്യത്തിനൊരു പരിമിതി വന്നു, ഞാൻ എന്നുള്ളൊരു പരിമിതി വന്നു. ഈ പരിമിതിയാണ് അധ്യാസം എന്നും മറ്റും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്. സത്ത ഉണ്മ എന്ന് പറയുന്നിടത്തെല്ലാം ഈ ചൈതന്യത്തിൽ വരുന്ന ഒരു പരിമിതി, ഒരു പരിച്ഛിന്നാവസ്ഥ, അതാണ് നമുക്ക് സദാ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്ന ഇതിൽ വരുന്ന ഈ രണ്ടംശങ്ങൾ, ചിത്തിന്റെയും ജഡത്തിന്റെയും അംശം, അതിൽ ചിതംശം എന്ന് പറയുന്നതാണ് ഈ അനുഭവത്തിലൂടെ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം, ബോധാംശം. ആ ബോധാംശത്തിൽ വരുന്ന ഞാൻ എന്നുള്ള ഒരു വിശേഷ ബോധത്തിൽ തന്നെ ബോധത്തിനൊരു വടിവ് അല്ലെങ്കിൽ ഒരു ആകാരം വരുന്നു ഞാൻ എന്നുള്ള രീതിയിൽ. അതതിന്റെ ജഡാംശമാണ്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിയാതെ ഇത് രണ്ടും ഏകമായിട്ട് ഞാൻ, അഹം എന്നിങ്ങനെ സദാ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൈതന്യം അഹം എന്നുള്ള രൂപത്തിൽ ആകാരത്തിൽ സ്ഫുരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അഹം എന്നുള്ള മാധ്യമത്തിലൂടെ ഈ ചൈതന്യം അന്ധകരണത്തിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും ശരീരത്തിലേക്കും എല്ലാം വ്യാപിക്കുന്നു. അങ്ങനെയാണ് ചിത്തം ചൈതന്യവത്തായിത്തീരുന്നു, ഇന്ദ്രിയങ്ങൾ ചിന്മയമായിത്തീരുന്നു, ശരീരം ജഡമായിരിക്കുന്ന ശരീരവും ചൈതന്യവത്തായിത്തീരുന്നു. അവിടെ ചൈതന്യം എന്ന് പറയുമ്പോൾ പ്രാണനാണെന്ന് ധരിച്ചു കളയുന്നു. ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധം. പ്രാണനെന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇപ്പൊ ശരീരം ചൈതന്യവത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരീരത്തിൽ പ്രാണനുണ്ടെന്നല്ല, രണ്ടും രണ്ടാണ്, ചൈതന്യം വേറെ പ്രാണൻ വേറെ. പ്രാണൻ എന്ന് പറയുന്നത് ഊർജമാണ്, ചൈതന്യം എന്ന് പറയുന്നത് ബോധമാണ്. പലരും രണ്ടിനെയും ഒന്നായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. പല പണ്ഡിതന്മാർ പോലും പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ അങ്ങനെ ധരിച്ചെഴുതുന്നുണ്ട്. രണ്ടും രണ്ട് കാര്യമാണ്, പ്രാണൻ എന്ന് പറയുന്നത് ഊർജം, ചൈതന്യം എന്ന് പറയുന്നത് ബോധം, ജ്ഞാനം, അറിവ്, ചിത്ത്. അപ്പൊ ഈ ചിത്ത്, ഈ ചിത്ത് പ്രാണനിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തിൽ നമുക്ക് പ്രാണനുണ്ടെന്ന് അനുഭവപ്പെടുന്നത്. ശരീരത്തിലെ പ്രാണ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ആ പ്രാണനിൽ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോ ഈ അഹം എന്നുള്ള മാധ്യമത്തിലൂടെ ഈ ചൈതന്യം, ഈ ചൈതന്യത്തിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന, ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ചിത്തിലേക്ക് അതായത് ചിത്തം ചിത്തത്തിലേക്ക് വ്യാപിക്കുന്നു, അന്ധകരണത്തിലേക്ക് വ്യാപിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലേക്ക് വ്യാപിക്കുന്നു. പിന്നെ ഏറ്റവും സ്ഥൂലമായ ശരീരത്തിലേക്ക് വ്യാപിച്ച് ചൈതന്യവത്തായിത്തീരുന്നു. അപ്പോൾ ഈ ചൈതന്യത്തിന്റെ വ്യാപനം, ശരീര ഇന്ദ്രിയ മനസ്സുകളിലുള്ള ഈ വ്യാപനം, ഈ വ്യാപനം ആണ് ഒരു ജീവനെ സംസാരഗതി എന്ന് പറയുന്നത്. കാരണം ഈ ചൈതന്യം സ്ഫുരണം ഇതിലെല്ലാം വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വ്യാപനത്തോടുകൂടി കർമ്മം ആരംഭിക്കുന്നു. ആ കർമ്മം എവിടെ തുടങ്ങും? പ്രാണന്റെ കർമ്മങ്ങളിൽ തുടങ്ങും. പ്രാണനാണ് കർമ്മങ്ങളിൽ ഏറ്റവും സൂക്ഷ്മവും പ്രാഥമികവുമായിട്ടുള്ള പ്രാണനാണ്. അപ്പോൾ അവിടെ ചൈതന്യം എന്ത് ചെയ്യുന്നു? ജഡത്തിനോടുകൂടി ചേർന്നിട്ട് ക്രിയ, കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി ഇതിന് കാരണമായി തീരുന്നു. അപ്പോൾ കർമ്മത്തിന് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നത് അഹന്തയാണ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം പ്രാണൻ എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ്, ജഡമാണ്, അതിന് സ്വയം നിലനിൽപ്പുള്ള ഒന്നല്ല. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവം. ജഡത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തിന് നമ്മൾ ഊർജം എന്ന് വിളിക്കുന്നു, എനർജി എന്ന് പറയുന്നു. അതിനെ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതിനെ തന്മാത്ര സൂക്ഷ്മജഡം എന്ന് പറയുന്നു. എന്തിനെ? എനർജി, ഊർജത്തെ. ആ ഊർജത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയാണ് പ്രാണൻ. ജഡം എത്രമാത്രം സൂക്ഷ്മമായ പരമാവധി സൂക്ഷ്മമായി കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് പ്രാണനാണ്. പ്രാണനിൽ ചൈതന്യം വ്യാപരിക്കുന്നു. അതിന് വേറെ പേരാണ് നമ്മൾ ഇവിടെ അദ്വൈതികൾ പറയുന്നത് അധ്യസിക്കുന്നു. സൂക്ഷ്മ ജഡമായ പ്രാണനിൽ ബോധം അധ്യസിക്കുന്നതാണ്. നമുക്കനുഭവപ്പെടുന്ന പ്രാണസാന്നിധ്യം, പ്രാണസാന്നിധ്യം എന്ന് വെച്ചാൽ ജീവാവസ്ഥ. നമ്മൾ ഓരോരുത്തരും എന്താണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയും. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ മുഖ്യമായ തെളിവ് എന്താണ്? എന്നിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു. എന്നിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിസൂക്ഷ്മമായ ഈ ഊർജത്തിനോട് ചിത്ത് താതാത്മ്യപ്പെടുന്നത്. ഏതിലൂടെ? അഹന്ത എന്ന ഒരു മാധ്യമത്തിലൂടെ. പ്രാണനും മനസ്സും ഒരേ വസ്തു കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് വസ്തുവല്ല, ഒരേ വസ്തു. എന്താണ് സൂക്ഷ്മ? തന്മാത്രം. അത് പല അനുപാതത്തിൽ കൂടിച്ചേർന്നാണ്. ഒരു ജീവന്റെ ജീവഭാവം, അതായത് അഹംബോധം, അതാണ് ജീവഭാവത്തിന്റെ പ്രകടമായ ഒരവസ്ഥ, അഹംബോധമാണ്. ഈ അഹംബോധത്തിന്റെ സാന്നിധ്യത്തിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ജഡങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന് പൊതുവെ പറയാൻ വയ്ക്കും, സൂക്ഷ്മ തന്മാത്രകൾ. ഈ തന്മാത്രകൾ പല അനുപാതത്തിൽ കൂടിക്കലർന്നിരിക്കുന്നതാണ് പ്രാണനും അന്ധകരണവും ഇന്ദ്രിയങ്ങളും എല്ലാം. ഈ ഇങ്ങനെ കൂടിക്കലർന്നിരിക്കുന്ന അതിനെ നമ്മൾ പ്രാണൻ, അന്ധകരണം, ഇന്ദ്രിയങ്ങൾ എന്നെല്ലാം വിളിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? ചൈതന്യം അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, ചിത്താഭാസിച്ചിരിക്കുന്നു എന്നും മറ്റും പറയും. ചിച്ഛായ അതിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ചിത് പ്രതിബിംബം പതിഞ്ഞിരിക്കുന്നു എന്ന് പറയും. പലതരത്തിൽ പറയും. അപ്പൊ ആ ചൈതന്യം അതിനോട് താതാത്മ്യപ്പെടുന്നു. അങ്ങനെ ചൈതന്യം താതാത്മ്യപ്പെടുമ്പോൾ പ്രാണൻ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ വസ്തു, പദാർത്ഥം, തന്മാത്ര, ജഡം, ഊർജം എന്നെല്ലാം പറയുന്നു, അതിനോട് ഈ ചൈതന്യം താതാത്മ്യപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, എന്നിൽ പ്രാണനുണ്ട്, എന്നിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു. കർമ്മത്തിന് മൂലകാരണമായിരിക്കുന്ന എന്താണോ പ്രധാനമായിട്ടും മുഖ്യമായിട്ടും ഈ പ്രാണനാണ്. പ്രാണൻ അവിടെ ഇരുന്നാൽ പോരാ, ജീവന്റെ നിതാന്ത സാഹചര്യം പ്രാണൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം പ്രാണൻ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ചൈതന്യത്തിന്റെ ഛായയോടുകൂടി അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ ആഭാസത്തോടുകൂടി ഇരിക്കുന്ന ഈ പ്രാണൻ ഇന്ദ്രിയങ്ങളോടും സ്ഥൂല ശരീരത്തോടും അതുപോലെ താതാത്മ്യപ്പെടണം. അങ്ങനെ താതാത്മ്യപ്പെടുമ്പോഴാണ് നമ്മുടെ കർമ്മരംഗം സജീവമാകുന്നത്. ആ പ്രാണനെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു, ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ. അപ്പോൾ ജീവനഹേതുകമായിട്ടുള്ള പ്രാണൻ ഒന്ന്, അത് പ്രാണനിർഭാഗം അങ്ങനെ തിരിഞ്ഞു നിന്ന് ശരീരത്തിന്റെ ജീവസന്ധാരണത്തിന്, ഈ ശരീരത്തിൽ ഈ പ്രാണനെ നിലനിർത്തുന്നുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതൊന്ന്. അതേ പ്രാണൻ തന്നെ മറ്റൊരു ഭാഗമായി പിരിഞ്ഞു നിന്നിട്ട് എന്തു ചെയ്യുന്നു, ഈ ശരീരമായി ചൈതന്യഛായയോടുകൂടിയിരിക്കുന്ന ഈ പ്രാണൻ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ജീവനെ കൊണ്ട് ബാഹ്യകർമ്മങ്ങളിൽ വ്യാപരിപ്പിക്കുന്നു. ഒന്ന്, ജീവന സന്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നു. മറ്റ് അതേ പ്രാണൻ തന്നെ ഒരു ഭാഗം നിന്നിട്ട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, നമ്മൾ സാധാരണ പറയുന്ന മാനസികവും കായികവുമായ കർമ്മങ്ങളിലേക്ക് ശരീരവുമായി ബന്ധപ്പെട്ട് ജീവനെ പ്രവർത്തിപ്പിക്കുന്നു. ഇത് നമുക്ക് ശരിക്കും വേർതിരിച്ചറിയാമെന്നുള്ളത് ജാഗ്രതത്തിലും സുഷുപ്തിയിലും. സുഷുപ്തിയിൽ എന്ത് ചെയ്യുന്നു, ഈ പ്രതിബന്ധത്തോടുകൂടിയിരിക്കുന്ന പ്രാണൻ കേവലം ശരീര സന്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം വ്യാപരിക്കുന്നു. കായിക മറ്റ് മാനസിക ചേഷ്ടകളിൽ ഗാഠനിദ്രയിൽ പ്രാണൻ വ്യാപരിക്കുന്നു. പക്ഷെ അവിടെയും പ്രാണസാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് സുഷുപ്തിയിലും ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോഴോ ഈ പ്രാണന്റെ തന്നെ അർദ്ധഭാഗം അവിടെ സുപ്താവസ്ഥയിലായിരുന്നു. ആ സുപ്താവസ്ഥയിലായിരുന്ന പ്രാണൻ ജാഗ്രതയായിട്ട് ഈ ശരീരത്തിലൂടെ നാനാതരത്തിലുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ശരീര വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്ന ഇതിനെയാണ്. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ ഇങ്ങനെ പ്രാണൻ വ്യാപരിക്കുന്നിടത്താണ് പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എന്ന് വരുന്നത് കർമ്മയോഗത്തിൻ്റെ തന്നെ ഇതാണ്. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ തന്നെ എവിടെ നിന്ന് തുടങ്ങി, അതിസൂക്ഷ്മമായ അഹന്തയുടെ സ്ഫുരണം, ആ സ്ഫുരണത്തിൽ നിന്ന് ആ ചൈതന്യം, ആ സ്ഫുരണത്തെ അവലംബിച്ച് പ്രാണൻ ഇന്ദ്രിയങ്ങൾ സ്ഥൂല ശരീരം ഇതിലേറ്റെല്ലാം വ്യാപിച്ച് പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു. ഒരു ജീവന് സാധാരണഗതിയിൽ യാതൊരു തരത്തിലും നിയന്ത്രണമില്ലാത്ത അതാണ് ഈ പ്രാണന്റെ ഒട്ടുമുക്കാൽ ഭാവം. ഈ പ്രാണൻ അതിന്റെ മുഖ്യമായ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ഏത് പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, ഈ ജീവനുമായി ഈ ശരീരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ്, അതിലാണ് പ്രാണന്റെ ഒട്ടുമുക്കാൽ പങ്കും അതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രാണൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഈ ശരീരത്തിന് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രാണന്റെ ശരീരത്തിലുള്ള ആ പ്രവർത്തനങ്ങളാണ് ശരീരത്തിന് നമ്മൾ സാധാരണ പറയുന്ന ഷഡ്ഭാവവികാരങ്ങളെ ഉണ്ടാക്കുന്നു. ഈ പ്രവർത്തനമാണ് പ്രാണനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടുള്ള ധർമ്മം. ഇതിന് പ്രാണന് പ്രവർത്തിക്കുന്നതിനും കാരണമായിരിക്കുന്ന എന്താണ്, സംസ്കാരം തന്നെ, ഏത് സുഹൃത ദുഷ്കൃതങ്ങൾ. ആ പ്രാണന്റെ ഒരു ചെറിയൊരംശം ശരീര മനസ്സുകളിൽ ഇന്ദ്രിയങ്ങളിലേക്ക് വ്യാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, നമ്മൾ ചെയ്യുന്ന സ്ഥൂലങ്ങളായ ബാഹ്യങ്ങളായ സുഹൃത ദുഷ്കൃതങ്ങളിലേക്ക് ജീവനെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാണന്റെ മുഖ്യമായ പ്രവർത്തനങ്ങളിലൊന്നും നേരിട്ട് യാതൊരു നിയന്ത്രണവുമില്ല. അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആര്? പൂർവ സുഹൃത ദുഷ്കൃതങ്ങൾ. അതിനാണ് നമ്മൾ പ്രാരബ്ധം എന്ന് വിളിക്കുന്നത്. ഈ ശരീരം ആരംഭിക്കുന്നതിന് കാരണമായിരിക്കുന്ന കർമ്മ സംസ്കാരങ്ങൾ. അപ്പോൾ കർമ്മയോഗി നിയന്ത്രിക്കുന്നതും പരിഷ്കരിക്കുന്നതും എല്ലാം ഏതിനെയാണ്? ഈ പ്രാണന്റെ ഒരു ചെറിയ അംശത്തെയാണ്. ഏതൊരംശമാണോ ഈ അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് മനോബുദ്ധി പ്രാണ ശരീര ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ ഒരംശത്തെ. ഈ അംശത്തിൽ എന്ത് ചെയ്യുന്നു? കർമ്മയോഗി സുഹൃത ദുഷ്കൃതങ്ങളെ ഒഴിവാക്കുന്നു. അതാണ്, ഇതാണ് ശരിക്കുള്ള ജീവശാസ്ത്രം. നമ്മൾ ജീവശാസ്ത്രമെന്ന് സാധാരണ പഠിച്ചു വരുന്നത്, ഭൗതികമായി പഠിച്ചു വരുന്നത് ജീവന്റെ ശാസ്ത്രമല്ല, ശരീരശാസ്ത്രത്തെയാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിലാണ് ശരിക്കും ജീവശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ജീവശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ജീവൻ അഹന്തയെ അതിനെ ഏറ്റവും പ്രാഥമികമായിട്ടും മുഖ്യമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പ്രാണന്റെ ശരീര സഹായത്തോടുകൂടി അതിനെ മുഖ്യമായി അവലംബിച്ചുകൊണ്ട് ശരീര ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അഹംബോധം കർമ്മയോഗിയിൽ ഈ പറയുന്ന സുഹൃത ദുഷ്കൃതങ്ങളെ സഞ്ചയിക്കുന്നില്ല. കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു വന്നു, സാധാരണ ജീവന്മാർ നമ്മുടെ പ്രവർത്തന വേളയിൽ സൂക്ഷ്മമായും സ്ഥൂലമായും അഹന്തയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വ്യത്യാസമാണ് പറഞ്ഞു വന്നത്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അഹന്തയെ സ്മരിക്കുന്നത് അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഒരു സാധാരണ ജീവൻ അഹം എന്നുള്ള ഈ മാധ്യമത്തിലൂടെ എന്താണോ കേവലമായ അഹന്തയെ സ്മരിക്കുന്നു. കർമ്മയോഗിയാണെങ്കിലോ അഹം എന്നുള്ള ഈ മാധ്യമത്തിലൂടെ ആത്മാവിനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിക്കുന്നു. അവിടെ ബാഹ്യമായ വൃത്തിക്കല്ല ഭേദം, ആന്തരികമായ ബോധത്തിനാണ് ആണ് വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ സംസാരിക്കുന്നു എന്നുള്ള ബോധം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ, ശബ്ദത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, വാസ്തവത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഞാനെന്നുള്ള ബോധത്തിലൂടെ അഹന്തയല്ല ബോധിക്കേണ്ടത്, മറിച്ച് എന്നിലിരിക്കുന്ന ചൈതന്യാംശത്തെ, ആത്മാംശത്തെയാണ് ആ ശബ്ദത്തിലൂടെ സ്വയം ബോധിക്കേണ്ടതും മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടതും. ആ ചൈതന്യാംശത്തിനെയാണ് നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈശ്വരാംശം എന്ന് പറയുന്നത്. ആ ഈശ്വരാംശത്തെയാണ് അയാൾ ഗ്രഹിക്കുന്നത്. അതാണ് കർമ്മയോഗിയുടെ കേവല കർമ്മിയുടെയും അനുഭവങ്ങളിൽ വരുന്ന വ്യത്യാസം. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചാണ്, അറിയാതെയാണെങ്കിൽ ഈ ചോദ്യമാണ് ചോദിച്ചത്, എന്താണ് മനോഭാവം, കർമ്മം ചെയ്യുന്നവന്റെ മനോഭാവം എന്താണ് എന്നിതാണ്. ബാഹ്യമായ ശബ്ദത്തിലല്ല, ആന്തരികമായ അനുഭവത്തിലാണ് വ്യത്യാസം. എന്തുകൊണ്ട്? ഈ അഹമെന്നുള്ള ബോധം സ്ഫുരിക്കുന്നത് ശുദ്ധമായ ചൈതന്യത്തിൽ നിന്നാണ്. അതിൽ അഹം എന്ന് പറയുന്ന ആകാരം, അതാണ് ജഡാംശം. ആ ബോധത്തിൽ വരുന്ന ഒരു രൂപം, ആ സ്ഫുരണത്തിൽ വരുന്ന ഒരു രൂപമാണ്, അതിനെയാണ് നമ്മൾ അഹമെന്ന് പറയുന്നത്, നമ്മളെ ശബ്ദത്തിലൂടെ പുറത്തു വരുന്നത്. അത് ജഡാംശമാണ്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? എപ്പോഴാണോ താൻ തന്റെ അഹത്തെ, തന്റെ ഉള്ളിലെ അഹം താൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, സംസ്കാരം കൊണ്ട് അഹമെന്നുള്ളിൽ സ്ഫുരിക്കുന്നതാണ്, ശബ്ദരൂപത്തിൽ പുറത്തു വരികയാണ്, മറ്റുള്ളവർ കേൾക്കുകയാണ്. കേൾക്കുന്നവൻ ധരിക്കുന്ന എന്താണ്? അയാൾ പറയുന്നത് അഹത്തെക്കുറിച്ചാണ്, എന്റെ ഉള്ളിലിരിക്കുന്ന അഹത്തിന് സമാനമായ ഒരു അഹത്തെക്കുറിച്ചാണ് അയാൾ പറയുന്നതെന്ന് കേൾക്കുന്ന അയാൾ ധരിക്കും. പക്ഷെ കർമ്മയോഗി അല്ലെങ്കിൽ ജ്ഞാനി അഹമെന്ന് പറയുമ്പോൾ എന്തു വരുന്നു? അഹത്തിലൂടെ അത് ചെന്നെത്തുന്നത് ആ ജ്ഞാനിയുടെ അല്ലെങ്കിൽ കർമ്മയോഗിയുടെ ബോധം, കർമ്മയോഗിയുടെ ബോധമാണെങ്കിൽ ചെന്നെത്താൻ ശ്രമിക്കുന്നത്, ജ്ഞാനിയുടെ ബോധമാണെങ്കിൽ ചെന്നെത്തുന്നത് എവിടെയാണ്? തന്റെ അന്തരാത്മാവിലാണ്, ജഡമായ അഹംവൃത്തിയിലല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതതിന്റെ ശാസ്ത്രീയമായ ഒരു വിശകലനമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ അഹം താൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈശ്വരനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ സ്മരിക്കുന്നു എന്ന് പറയും. അതിന്റെ അർത്ഥം സഹജമായി സ്ഫുരിക്കുന്ന അഹംവൃത്തിയെ നിരാകരിക്കലല്ല, അതല്ല അവിടെ സംഭവിക്കുന്നത്. അഹംവൃത്തിയെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ അഹംവൃത്തിയിലൂടെ എന്ത് ചെയ്യുന്നു? അയാളുടെ ബോധതലത്തിലേക്ക്, ശുദ്ധമായ ബോധതലത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതിന് ശാസ്ത്രീയമായ ഭാഷയിൽ ബാധ സമാനാധികരണം എന്നെല്ലാം പറയും. വേറെ രീതിയിൽ പറയും, ബാധ സമാനാധികരണം എന്ന് പറയുന്ന ഇതാണ്. ഒരു സാധാരണ വ്യക്തി ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ചൈതന്യത്തിന്റെ ജഡം എന്നുള്ള ഒരു ഉപാധിയിലൂടെയുള്ള സ്ഫുരണം മാത്രമാണ്. ജഡമെന്നുള്ള അന്ധക്കരണവൃത്തിയിലൂടെയുള്ള കേവലമായ ഒരു സ്ഫുരണമാണ്. ഒരു കർമ്മയോഗിയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നു. കർമ്മയോഗിയിൽ കർമ്മയോഗത്തിൽ നിഷ്ഠയുള്ളവനായി മാറുമ്പോൾ എന്തുവരുന്നു? അഹം എന്നുള്ള വൃത്തിയിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു? ആത്മസ്ഫുരണത്തെ, അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മസ്ഫുരണത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. അതൊരു അനുഭവിക്കലല്ല, മറിച്ച് അതൊരു എത്തിച്ചേരലാണ്. അവിടെ എന്തുവരുന്നു? അവിടെ പ്രാധാന്യം വരുന്നത് അഹമെന്നുള്ള വൃത്തിക്കല്ല, മറിച്ച് ചൈതന്യത്തിനാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അയാൾ ബോധപൂർവം നിരന്തരം ആത്മാവിനെ സ്മരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അസംഗമായിരിക്കുന്ന, നിരുപാധികമായിരിക്കുന്ന, ഉണ്മയുടെ സ്വരൂപത്തിലിരിക്കുന്ന, തന്റെ അസ്തിത്വ രൂപത്തിലിരിക്കുന്ന ആത്മാവിനെ അയാൾ ഭാവന ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു സിദ്ധിവിശേഷം. ഇതാണ് സിദ്ധി, തത്വജ്ഞാനിയുടെ സിദ്ധി. ഇതാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, തത്വജ്ഞാനിയുടെ സിദ്ധി എന്ന് പറയുന്നത്. തത്വജ്ഞാനി സിദ്ധനെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഒരു കർമ്മിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞേയമായൊരു കാര്യമാണ്. ഒരു കാരണവശാലും അയാൾക്ക് യാ നിശ സർവഭൂതാനാണെന്ന് ഇനി പറയും. സർവഭൂതങ്ങൾക്കും നിശയായി ഇരുട്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നു? പ്രയത്നം കൊണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചം വീശുന്നു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പറയുന്നു തസ്യാം ജാഗ്രതി സംയമി എന്നിനി പറയും. അയാൾ ഈ അവസ്ഥയിൽ തന്നെ സദാ ഉണർന്നിരിക്കുന്നു. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അഹന്തയെ നിരാകരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അയാളുടെ കർമ്മയോഗിയുടെ ബോധം, അഹംസ്മരണം ആത്മാവിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളൊരു ശ്രമം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കർമ്മയോഗിയെ ജ്ഞാനി എന്നും വിളിക്കാം, അജ്ഞാനി എന്നും വിളിക്കാം. അയാളത് ശ്രമിക്കുന്നത് കൊണ്ട് അയാൾ ജ്ഞാനിയാണ്. പക്ഷെ ആ ശ്രമത്തിൽ അയാൾ പൂർണ്ണത നേടാത്തതുകൊണ്ട് അയാൾ അജ്ഞാനിയുമാണ്. ഒരു കർമ്മയോഗി കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കർമാനുഷ്ഠാനത്തെ, കർമ്മയോഗിയുടെ കർമാനുഷ്ഠാനത്തെ കർമ്മിയുടെ, കേവല കർമ്മിയുടെ കർമാനുഷ്ഠാനത്തിൽ നിന്നും വേർപെടുത്തുന്നത് ഈ ഒരു അംശമാണ്. കർമ്മയോഗി ഇത്തരത്തിൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ടാണ് കർമ്മയോഗിയിൽ ഇവിടെ കർമ്മത്തിൽ നിന്നും സംസ്കാരങ്ങൾ ഉണ്ടാകാത്തത്, പുതിയ കർമ്മങ്ങൾ ഉണ്ടാകാത്തത്. ആ കർമ്മയോഗിയുടെ കർമ്മം അജ്ഞാനിയുടെ കർമ്മത്തെപ്പോലെ ഭ്രമത്തെ ഉണ്ടാക്കാത്തത്, സുഖദുഃഖ അനുഭവത്തെ അതുപോലെ ഉണ്ടാക്കാത്തത്. ഒരു കേവല കർമ്മി കർമ്മം ചെയ്യുമ്പോൾ അയാൾ പൂർണ്ണമായും ഭ്രമത്തിനടിപ്പെട്ടാണ് കർമ്മം ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആത്മബോധം ലേശമില്ല. കർമ്മം അയാളും നടക്കുന്നു, കർമ്മത്തിന്റെ ഫലം അയാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംസ്കാര രൂപത്തിലും അനുഭവ രൂപത്തിലും. അതായത് സുഖദുഃഖ അനുഭവ രൂപത്തിലും സംസ്കാരം സഞ്ചയിക്കുന്ന രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. കേവല കർമ്മിയിൽ ഭ്രമവുമുണ്ട്. കർമ്മയോഗിയിലാണെങ്കിലോ, കർമ്മയോഗി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വിവേകം ആർജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകത്തെ ആർജിച്ചുകൊണ്ടാണ്, അതായത് അയാൾ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട്, ആത്മാവിന്റെ അസംഗതയെ സ്മരിച്ചുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുമ്പോൾ അയാൾ വിവേകത്തെ ആർജിക്കുകയാണ്. ആ വിവേകത്തെ ആർജിക്കുന്നതിനനുസരിച്ച് അയാളുടെ ഉള്ളിൽ ഭ്രമം മാറിക്കൊണ്ടിരിക്കുന്നു. അത് ജ്ഞാനിയിലേക്ക് വരുമ്പോഴോ, അവിടെ കർമ്മമുണ്ട്, കർമ്മങ്ങൾ നടക്കുന്നു, കർമ്മത്തിന് ഫലമുണ്ട്, സുഖദുഃഖ അനുഭവങ്ങളുണ്ട്, പക്ഷെ അവിടെ ഭ്രമം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ഇതാണ് ഈ മൂന്ന് തലത്തിനും വരുന്ന വ്യത്യാസം. ജ്ഞാനിയിൽ ഭ്രമം പൂർണ്ണമായും നശിച്ചു, കർമ്മയോഗി വിവേകം കൊണ്ട് ഭ്രമത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രമം അവിടെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, നശിച്ചില്ല, പക്ഷെ ഭ്രമം അവിടെ ശിഥിലമാകുന്നു. കർമ്മയോഗിയുടെ ഭ്രമം ദൃഢമായിരിക്കുന്നു. ഇതാണ് മൂന്ന് തലത്തിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഹംബോധം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഹം സ്ഫുരണം, ഈ അഹം സ്ഫുരണമാണ് നമ്മുടെ കർമ്മത്തിന് മുഖ്യമായ അവലംബമായിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ജീവന്റെ കർമ്മത്തിന്, ഒരു കർമ്മയോഗി തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു കർമ്മി തന്നെ കുറിച്ച്, ഞാൻ തന്നെ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ മുഖ്യമായും തന്റെ ചിന്തയ്ക്ക്, തന്നെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അവലംബിക്കുന്നത് തന്റെ സ്ഥൂലമായ ശരീരത്തെയാണ്. ഞാനെന്ന് പറയുമ്പോൾ ഒരു കർമ്മിക്ക് ഈ ശരീരത്തെ അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഞാനീ പറയുന്ന കാര്യങ്ങൾ തന്നെ പലർക്കും കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബോധം ചെന്ന് ശരിക്കും പ്രബലമായി നിൽക്കുന്ന നമ്മുടെ സ്ഥൂലമായ ശരീരത്തിലാണ്. അതിനപ്പുറം ഞാനെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കർമ്മയോഗി തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കർമ്മയോഗി ചിന്തിക്കുന്നത് സ്ഥൂലമായ ശരീരത്തെക്കുറിച്ചല്ല, മറിച്ച് തന്റെ ജീവഭാവത്തെക്കുറിച്ചാണ് കർമ്മയോഗി ചിന്തിക്കുന്നത്. കർമ്മയോഗിക്ക് എപ്പോഴും നിരീക്ഷണ വിധേയമായിരിക്കുന്നത് തന്റെ ജീവഭാവമാണ്. അപ്പൊ ആ ജീവഭാവം എന്ന് പറയുമ്പോൾ ആ ജീവഭാവത്തിന്റെ വെറും ഭൗതികമായ, ബാഹ്യമായ, തുച്ഛമായ ഒരു ഉപകരണം മാത്രമാണ് ഈ സ്ഥൂല ശരീരം. അപ്പൊ ഈ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യം കർമ്മയോഗിക്ക് വരുന്നില്ല. അതേസമയം കർമ്മിക്കത് ആവശ്യമായിട്ട് വരും. കർമ്മയോഗിയുടെ പ്രവർത്തനങ്ങൾ ഈ സ്ഥൂല ശരീരത്തെ ചുറ്റിപ്പറ്റിയല്ല. കർമ്മയോഗിയുടെ പ്രവർത്തനങ്ങളും ബാഹ്യമായ പ്രവർത്തനങ്ങൾ ഈ സ്ഥൂല ശരീരത്തെ അവലംബിച്ചാണെങ്കിലും കർമ്മയോഗിയുടെ ബോധതലത്തിൽ എപ്പോഴും നിരീക്ഷണ വിധേയമായി കൊണ്ടിരിക്കുന്നത് ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമല്ല, മറിച്ച് തൻ്റെ ജീവതലമാണ് കർമ്മയോഗിയുടെ ബോധത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവതലം എന്ന് പറയുമ്പോൾ അതെവിടെ മുതൽ ഉള്ളിൽ സ്ഫുരിക്കുന്ന അഹന്ത തുടങ്ങി മാനസിക ഐന്ദ്രിയമായ വ്യാപാരങ്ങൾ, ആന്തരികമായി നടക്കുന്ന വ്യാപാരങ്ങൾ, ഇതിലാണ് കർമ്മയോഗി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ല, സ്ഥൂലമായ ശരീരത്തിൻ്റെ വ്യാപാരങ്ങളിലല്ല. സ്ഥൂലമായ ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ ഭൗതിക നീതി അനുസരിച്ച്, ബാഹ്യമായ നീതി അനുസരിച്ച് നടക്കുന്നതാണ് ശരീര വ്യാപാരങ്ങൾ. പക്ഷേ ആന്തരികമായ മാനസികമായ അല്ലെങ്കിൽ മനസ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയപരമായ വ്യാപാരങ്ങളെല്ലാം നടക്കുന്നതെന്താണ്? പ്രധാനമായിട്ടും നടക്കുന്നത് ആന്തരികമായ സംസ്കാരങ്ങളെ ആശ്രയിച്ചിട്ടാണ്, നമ്മൾ സഞ്ചയിച്ചിരിക്കുന്ന സംസ്കാരങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് കർമ്മയോഗിക്ക് തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായി ചിന്തിക്കേണ്ടി വരുന്നത് തൻ്റെ ആ ജീവഭാവത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കർമ്മയോഗി ശ്രദ്ധിക്കുന്ന എന്താണ്? താൻ തൻ്റെ മനസ്സെങ്ങനെയിരിക്കുന്നു, തൻ്റെ സംസ്കാരം എങ്ങനെയിരിക്കുന്നു, അവയോട് തനിക്കുള്ള ബന്ധം എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കർമ്മയോഗി ചിന്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെയാണ് കർമ്മയോഗി നിരീക്ഷിക്കുന്നത്. ബാഹ്യമായി എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിന് മുഖ്യമായിട്ട് എന്ന് വിചാരിച്ചാൽ ബാഹ്യമായി എന്തും പ്രവർത്തിക്കാമെന്നോ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കാമെന്നോ അതിനർത്ഥമില്ല. പക്ഷെ അതിലുപരി എന്താണോ കർമ്മയോഗി ശ്രദ്ധിക്കുന്നത്, ആ കർമ്മങ്ങളോടുള്ള തൻ്റെ ആന്തരികമായ ഭാവത്തെയാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് മുഖ്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നത് ശരീരശാസ്ത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവശാസ്ത്രത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. കർമ്മയോഗിയുടെ പ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനെന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിച്ചാലും അത്തരമൊരു ബോധം ഇല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവിടെ പ്രവർത്തനത്തിൽ ഒരു അജ്ഞൻ്റേതുപോലെ ഈ അഹന്തയുടെ താതാത്മ്യം, അതായത് ജഡമായിരിക്കുന്ന ഈ അഹന്തയുടെ, അജ്ഞനിരിക്കുന്ന അഹന്തയുടെ താതാത്മ്യം എങ്ങനെയാണോ സംഭവിക്കുന്നത്, അതുപോലെയുള്ള ഒരു താതാത്മ്യം അന്ധകരണത്തിനോടും മനസ്സിനോടും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അഹന്ത എന്ന് പറയുന്നത് അജ്ഞൻ്റേതുപോലെയുള്ളൊരു അഹന്തയല്ല, മറിച്ച് തൻ്റെ സ്വരൂപത്തെ സ്മരിക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് അഹന്ത. ആത്മസ്വരൂപത്തെ അല്ലെങ്കിൽ ആത്മസ്വരൂപമായിരിക്കുന്ന നിസ്സംഗത തുടങ്ങിയ കാര്യങ്ങളെ സ്മരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അഹന്തയെ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം അജ്ഞന്റെ അഹന്ത എന്തിനു വേണ്ടി ഉപകരിക്കുന്നു? അജ്ഞന്റെ അഹന്ത എന്ന് പറയുന്നത് ഈ ശരീരത്തിനും മറ്റും ഈ ജീവന്റെ ആ ദൃഢതയെ ദൃഢപ്പെടുത്തുന്നതിനാണ് ആ അഹന്ത. അതായത് ശരീരത്തോടും മറ്റും സംഭവിച്ചു പോയ ആ താതാത്മ്യത്തെ അതിനെ ദൃഢപ്പെടുത്തുന്നതിനാണ് അജ്ഞന്റെ അഹന്ത ഉപകരിക്കുന്നത്, അജ്ഞന്. പക്ഷെ കർമ്മയോഗിക്ക് എങ്ങനെയല്ല, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അഹന്തയാൾ ഉപയോഗപ്പെടുത്തുന്നത് ആത്മാവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു, അഹംസ്ഫുരണം തൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ കർമ്മയോഗി ആ സ്ഫുരണത്തിലൂടെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾക്ക് അങ്ങനെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നുണ്ടോ, പ്രായോഗികമായി ആത്മാവിനെ പോയാൽ അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ കർമ്മം അനുഷ്ഠിക്കുന്നവൻ അജ്ഞനാണ്. അവൻ നേരത്തെ പറഞ്ഞു ഈ വിപരീത ഭാവനകളാണ് അവനിരിക്കുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശ്രമമാണ്, ഇതൊരു അഭ്യാസമാണ്. അങ്ങനെ ഒരു അഭ്യാസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? അതായത് തൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സമയത്ത് അഹം സ്ഫുരിച്ചു വരുമ്പോൾ അവിടെ ആത്മാവിനെ അതിനോടെ സ്മരിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ എന്തുവരും? അജ്ഞന്റേതുപോലെ അഹന്ത ശരീരത്തിൽ വരും, അതിനോട് ചേർന്ന് മമത വരും, വീണ്ടും അവൻ അജ്ഞനെ പോലെ ആയിത്തീരും, അജ്ഞന്റെ കർമ്മം പോലെ ആയിത്തീരും കർമ്മയോഗിയുടെ കർമ്മം. കർമ്മയോഗി കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ അഹം എന്ന ഉപാധിയിലൂടെ ആത്മാവിനെ സ്മരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ അഹന്തയ്ക്ക് ശരീരം മനസ്സ് ഇവയോടുള്ള ആ താതാത്മ്യം, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ആ താതാത്മ്യം ശിഥിലമായി വരുന്നു. അഹന്തയ്ക്ക് എപ്പോഴാണോ മനസ്സിനോടും ശരീരത്തിനോടും താതാത്മ്യം ഉണ്ടാകുന്നത്, അങ്ങനെ താതാത്മ്യം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ, അഹന്തയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാക്കുന്ന സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളോട് അഹന്ത താതാത്മ്യപ്പെടുന്നു. അതായത് ഒരു അജ്ഞൻ അഹത്തെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന സംസ്കാരങ്ങളോട് അഹന്ത താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അസീം കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ അയാൾ ആ അഹന്തയെ ശരീര മനസ്സുകളോട് താതാത്മ്യപ്പെടുന്നതിന് അനുവദിക്കുന്നില്ല, മറിച്ച് അയാൾ ആ അഹന്തയെ ഈശ്വര സ്മരണത്തിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട്, അഹന്തയെ കർമ്മയോഗി ഉപയോഗിക്കുന്നതുകൊണ്ട് അഹന്ത അവിടെ താതാത്മ്യപ്പെടുന്നില്ല. അതുകൊണ്ട് കർമ്മത്തിൽ നിന്നും സഞ്ചയിക്കുന്ന സംസ്കാരം അന്ധകരണത്തിൽ വന്നു ചേർന്നാലും അവിടെ അഹന്ത അതിനോട് താതാത്മ്യപ്പെടാത്തതുകൊണ്ട് അത് തന്റേതായി മാറുന്നില്ല. അതായത് ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മയോഗിയുടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ സഞ്ചയിക്കുന്നു. കുറേയേറെ അത് സഞ്ചയിക്കാത്ത അവസ്ഥയുണ്ട്. സഞ്ചയിക്കുന്നതിനെ കുറിച്ച് പറയുക, ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾ അന്ധകരണത്തിലുണ്ടായാലും കർമ്മയോഗി എന്ത് ചെയ്യുന്നു? കർമ്മയോഗിയായിരിക്കുന്ന ആ ജീവൻ അഹന്തയിലൂടെ ആ അന്ധകരണത്തോട് താതാത്മ്യപ്പെടുന്നില്ല. അങ്ങനെ താതാത്മ്യപ്പെടാത്തതുകൊണ്ട് ആ സംസ്കാരങ്ങൾ ആ ജീവന്റേതായി മാറുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരു ജീവനെ ഈ കർമ്മ സംസ്കാരം ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. എവിടെയാണോ താതാത്മ്യമുള്ളത് അവിടെ മാത്രമേ ഈ സംസ്കാരം ജീവനെ ബന്ധിക്കത്തുള്ളൂ. അഹന്ത അന്ധകരണത്തോട് താതാത്മ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള സംസ്കാരത്തോട് ആ ജീവന് യാതൊരു ബന്ധവുമില്ല. കർമ്മയോഗിയിൽ അഹന്തയുടെ സംസ്കാരം, അഹന്തയുടെ താതാത്മ്യം അന്ധകരണത്തോട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ കർമ്മയോഗിയായ ജീവന് ആ സംസ്കാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എന്തുകൊണ്ട് അവിടെ സംസ്കാരം ഉണ്ടാകുന്നു? കാരണം ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടായേ തീരും, അത് പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് കർമ്മയോഗി കർമ്മം അനുഷ്ഠിക്കുമ്പോഴും അവിടെ സംസ്കാരങ്ങൾ ഉണ്ടാകും. ആ സംസ്കാരത്തെ അവശ്യം ഭാവിയായ സംസ്കാരം എന്ന് പറയും. ആ സംസ്കാരം ഉണ്ടാകുമ്പോൾ കർമ്മയോഗിയിൽ എന്ത് സംഭവിക്കുന്നു? കർമ്മയോഗിയുടെ അഹന്ത ആ സംസ്കാരത്തോടുകൂടിയിരിക്കുന്ന അന്ധകരണത്തോട് താതാത്മ്യപ്പെടാത്തതുകൊണ്ട് ആ സംസ്കാരങ്ങൾ കേവലം അന്ധകരണത്തിൻ്റേത് മാത്രമായിരിക്കുന്നു, അഹന്തയുടേതാകുന്നില്ല. അഹന്തയുടേത് കൂടി ആയിക്കഴിഞ്ഞാൽ അത് കർമ്മയോഗിയുടേതാകും, ആ ജീവന്റേതാകും. അപ്പോൾ ആ സംസ്കാരങ്ങളൊന്നും ഒരിക്കലും ജീവന്റേത് ആകുന്നില്ല. സാധാരണഗതിയിൽ അഹന്ത ആ ചൈതന്യ ഛായയോടുകൂടിയിരിക്കുന്ന അഹന്ത അന്ധകരണത്തോടും പ്രാണന്മാരോടും ശരീരത്തോടുമെല്ലാം താതാത്മ്യപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ താതാത്മ്യം അല്ലെങ്കിൽ ഈ അധ്യാസം ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ അഹന്തയിലൂടെ ആത്മാവിനെ സ്മരിക്കാൻ ശ്രമിക്കുന്നു. ആത്മാവിനെ സ്മരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ താതാത്മ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ആ താതാത്മ്യം ഇല്ലാതാകുന്നു. ഈ താതാത്മ്യം എന്ന് പറയുന്നത് തന്നെ ബോധമാണ്. നമ്മുടെ ഒരു അറിവാണ് ഈ താതാത്മ്യം എന്ന് പറയുന്നത്. താതാത്മ്യം എന്ന് പറയുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും ഒരു ക്രിയയായിട്ട് ധരിച്ചു കളയരുത്. അതായത് ഒരുവൻ കരുതുന്നു ഞാൻ എന്ന് കരുതുമ്പോൾ തൻ്റെ ബോധം തൻ്റെ ശരീരത്തിലേക്ക് വരുന്നു. ഞാൻ ഈ ഞാൻ എന്ന് പറയുമ്പോൾ അയാൾ കരുതുന്നു ഞാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഈ താതാത്മ്യം. ഈ താതാത്മ്യം ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു? ആ താതാത്മ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അന്ധകരണവും സംസ്കാരവും എല്ലാം. ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് എന്ന് ചിന്തിക്കുന്നവന് അവനെ സംബന്ധിച്ചിടത്തോളം തന്നോട് ചേർന്നിരിക്കുന്നു തൻ്റെ മനസ്സ് തൻ്റെ സംസ്കാരങ്ങൾ. അപ്പോൾ അത് പൂർണ്ണമായും ആ ജീവഭാവത്തിലാണ്. അതേ കർമ്മയോഗിയാണെങ്കിലോ, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ അയാൾ അതിലൂടെ താൻ ആരാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നു. താൻ ആരാണത്? താൻ ഈ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയമല്ല, മറിച്ച് അസംഗമായ ആത്മസ്വരൂപമാണ് എന്നയാൾ തന്നെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ അഹന്തയുടെ മാധ്യമത്തിലൂടെയുള്ള ആത്മസ്മരണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുവരുന്നു? അവിടെ ആ ഞാനെന്നുള്ള ഭാവം ഈ അന്ധകരണത്തോട് താതന്യപ്പെടുന്നില്ല, സ്ഥൂല ശരീരത്തോട് താതന്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളൊന്നും, ഇവിടെ പറയുന്ന സുഹൃത ദുഷ്കൃതങ്ങളൊന്നും ഈ കർമ്മയോഗി ബാധിക്കുന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഈ ജീവശാസ്ത്രമാണ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് കർമ്മയോഗിയെ സുഹൃതദുഷ്കൃതങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ജീവനിൽ എങ്ങനെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ പിന്നിലൊരു സയൻസാണ് എങ്ങനെയത് സംഭവിക്കുന്നില്ല, അതാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്, ജീവനെ സംബന്ധിക്കുന്ന ശാസ്ത്രം. അപ്പോൾ അതിതാണ്, അത് ഒരു മാനസികമായ ഭാവമാണ്. അല്ലെങ്കിൽ ആ കർമ്മയോഗിയുടെ അസംഗത പരിശീലനമാണ്. ആ സംസ്കാരത്തെ സ്വീകരിക്കാതെ അയാളെപ്പോഴും സംസ്കാരത്തിൽ നിന്നും ആ ജീവനെ വേർപിരിച്ചെടുക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നതൊരു കാര്യം, ഇതിനെ സ്വയം ചിന്തിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് തൻ്റെ മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റൊരു കാര്യം. കേൾക്കുമ്പോൾ നമ്മൾ ഇത് അവ്യക്തമായിട്ടാണ് ധരിക്കുന്നതെങ്കിലും സ്വയം മനനം ചെയ്യുമ്പോൾ ഇത് വ്യക്തമായി വരും. ആര് മനനം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഈ ആശയം, ഈ പറയുന്ന ഒരു ഈ ശാസ്ത്രം, ഈ ജീവശാസ്ത്രം വ്യക്തമായി വരും. അപ്പം ആ ഒരു വ്യക്തതയിൽ, അതിനിവിടെ ബുദ്ധി എന്ന് പറയും, ആ വ്യക്തതയിൽ നിന്നുകൊണ്ട് ഒരുവൻ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സംസ്കാരത്തെ ഉണ്ടാക്കുന്നില്ല. ഭാവി കർമ്മത്തിന് കാരണമായ അല്ലെങ്കിൽ ഭാവി ഫലത്തിന് കാരണമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നില്ല. ഇനി അന്ധകരണത്തിൽ സംസ്കാരം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവശ്യം ഭാവി, അങ്ങനെ സംസ്കാരം ഉണ്ടായാൽ തന്നെയും അതിനോട് ആ ജീവന് ബന്ധം വരുന്നില്ല. എന്തുകൊണ്ട്? അവനെപ്പോഴും ആ ജീവഭാവത്തെ വിട്ട് ഈശ്വരഭാവത്തിൽ നിൽക്കാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട്. കേവലകർമ്മി, അതിൻ്റെ മുഖ്യമായ ഭാഗം ഇതാണ്, കേവലകർമ്മി ജീവഭാവത്തിൽ നിന്നുകൊണ്ട് ജീവസംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയം കർമ്മയോഗിയാണെങ്കിലോ ഈശ്വരഭാവത്തിൽ നിന്നുകൊണ്ട് ആ ജീവന്റേതായ കർമ്മങ്ങളെ നിർവഹിക്കുന്നു. എന്ന് പറയുമ്പോൾ കേവലകർമ്മി തൻ്റെ അഹന്തയെ തന്നെ മുൻനിർത്തി അവിടെ വിവേകമില്ലാതെ അഹന്ത എന്താണ്, ആത്മാവ് എന്താണ്, ചൈതന്യം എന്താണ്, ജഡമെന്താണ് എന്നുള്ള വിവേകങ്ങൾ കൂടാതെ തൻ്റെ അഹന്തയെ മുൻനിർത്തി, ഇല്ലെങ്കിൽ അഹന്ത ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച്, ഇല്ലെങ്കിൽ ആത്മാവ് അഹന്തയോട് കൂടിയതാണെന്ന് തെറ്റിദ്ധരിച്ച്, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ടാവാം മീമാംസകന്മാർക്കും മറ്റും വരുന്ന പോലെ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളോടുകൂടി അതാണ് ഭ്രമമെന്ന് പറഞ്ഞത്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഹന്ത എന്താണ്, അവിടെ എന്താണ് ചൈതന്യം, എന്താണ് ജഡം, അതെങ്ങനെ ശരീരത്തിൽ വരുന്നു, എങ്ങനെയത് പ്രാണന്മാരിൽ വരുന്നു, എങ്ങനെ അത് അന്ധകരണത്തിന് സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള തത്വത്തെ മനസ്സിലാക്കി ബുദ്ധിയുക്തനായി അഹംസ്മരണത്തിലെല്ലാം ആത്മസ്മരണയോടുകൂടി അഹംസ്മരണത്തിൽ ആത്മസ്മരണം നിലനിർത്തുക. അങ്ങനെ ഈ ആത്മസ്മരണ എന്ന് പറയുമ്പോൾ എന്താണ്, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്മരണ മാത്രമാണ്, ഒരു അനുഭവമല്ല. അതുകൊണ്ടാണ് അതിനെ സ്മരണ എന്ന് പറയുന്നത്. ആ സ്മരണ എവിടെ നിന്നുണ്ടായി? ആത്മാവിനെ കുറിച്ചുള്ള സ്മരണ, ഗുരു ഉപദേശത്തിൽ നിന്നും ശാസ്ത്ര ശ്രവണത്തിൽ നിന്നുമുണ്ടായ ആത്മാവിനെ കുറിച്ചുള്ള ആ സ്മരണയെ, ആ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് എന്നർത്ഥം. രണ്ടും വ്യത്യാസമുണ്ട്. നിജസ്മൃതി എന്ന് പറയുന്നതും നിജബോധം എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിജബോധമാണ്, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നിജസ്മൃതിയാണ്. അനുഭവിക്കാത്തതിനെ എങ്ങനെ സ്മരിക്കുമെന്ന് ഉടനെ ചോദിക്കും. അനുഭവിക്കാത്തതിനെ അപരോക്ഷമായ അനുഭവമില്ലെങ്കിലും പരോക്ഷമായ അനുഭവത്തെ സ്മരിക്കാം. കർമ്മയോഗിക്കും ആത്മാവിനെ കുറിച്ചുള്ള പരോക്ഷമായ അനുഭവമുണ്ട്. എങ്ങനെ ആ അനുഭവം ഉണ്ടായി? ശ്രവണത്തിൽ നിന്നും ഉണ്ടായി, ഗുരു ഉപദേശത്തിൽ നിന്നും ഉണ്ടായി, ശാസ്ത്രത്തിൽ നിന്നും ഉണ്ടായി. അല്ല, പൂർവ്വ സംസ്കാര ഹേതുവായിട്ടും ഉള്ളിൽ സ്മൃതി ഉണ്ടായി വരാം. എങ്ങനെയാണ് കർമ്മയോഗിയിൽ ആത്മതത്വം എന്ന് പറയുന്നത് സ്മരണ രൂപത്തിൽ, സ്മൃതി രൂപത്തിലിരിക്കുന്നു. ഈ സ്മൃതിയാണ് അയാൾ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഭാവന എന്ന് പറയുന്നത് സ്മൃതിയാണ്, ധ്യാനം എന്ന് പറയുന്നത് സ്മൃതിയാണ്, ഇതെല്ലാം സ്മൃതിയാണ്. ഈ സ്മൃതിയെ സ്ഥൂലമായി പറഞ്ഞു, ഈ സ്മൃതിയെ നിലനിർത്തിക്കൊണ്ട് കർമ്മയോഗി കർമ്മം ചെയ്യുന്നു. അത് ജ്ഞാനി സംബന്ധിച്ചിടത്തോളാണെങ്കിലോ നിന്റെ ബോധത്തിൽ നിൽക്കുന്നു. ജ്ഞാനിക്ക് ആത്മാവിനെ സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ശരിയായി ധരിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ വിസ്മരിച്ചാലോ സ്മരണത്തിന്റെ ആവശ്യം വരുന്നുള്ളു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ അറിഞ്ഞിട്ട് വിസ്മരിച്ചതല്ല അറിഞ്ഞാവും. അതുകൊണ്ട് ജ്ഞാനിക്ക് ആത്മാവിനെ സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കർമ്മയോഗി സത്സംഗത്തിലൂടെയും ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും മറ്റും ആത്മാവിനെ പരോക്ഷമായി ധരിച്ചതാണ്. അപ്പോൾ അവിടെ അനുഭവം പൂർണ്ണമായി വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കർമ്മയോഗി അതിനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ സ്മരിക്കാൻ ശ്രമിക്കുന്നു. അത് ദൃഢപ്പെട്ടു വരുന്നതിനനുസരിച്ച് അയാളിൽ അനുഭവം ഉണ്ടായി വരുമെന്ന് പറയുന്ന വേറെ കാര്യം. പക്ഷെ അനുഷ്ഠാന വേളയിൽ എന്ത് ചെയ്യുന്നു? അയാൾ സ്മരിക്കുന്നു. അപ്പം നിജസ്മൃതിയോടുകൂടി, നിജബോധത്തോടുകൂടിയല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ കർമ്മയോഗിയായിരിക്കുന്ന ജീവന് എന്റെ അഹന്തയ്ക്ക് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള താതാത്മ്യം കുറഞ്ഞതുകൊണ്ട് ആ കർമ്മ സംസ്കാരം ആ ജീവനെ ബാധിക്കുന്നില്ല എന്ന് ഇത് വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് ഇതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു വീക്ഷണമാണ്. കർമ്മയോഗം ത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് തന്നെ. പലതരത്തിലും നമുക്ക് ഈ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രക്രിയ എന്ന് പറയും. ഇതൊരു ചിന്താരീതിയാണ്. ഈ രീതിയിൽ മനസ്സിലാക്കുക. ഒരു പ്രക്രിയകളും ആത്യന്തികമായ ശരിയല്ല, അത് നമ്മൾ മനസ്സിലാക്കും. ഇതിനെ നമ്മൾ ഒരു ആത്യന്തികമായ ശരിയായി, ആത്യന്തികമായ സത്യമായി ഈ പ്രക്രിയകളെ തെറ്റിദ്ധരിക്കരുത്. ഇതിലങ്ങനെ വന്നൂടെ, ഇങ്ങനെ വന്നൂടെ എന്നൊക്കെയുള്ള ന്യായമായ ചോദ്യങ്ങൾ ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ആകാമെന്നാണ് അതിന്റെ ഉത്തരം. എന്നുവെച്ചാൽ മറ്റ് പ്രക്രിയകളും ആകാം. വിത്പത്തി പ്രക്രിയാത്മനി പ്രത്യേകാത്മനി, പ്രത്യേകാത്മാവിൽ ഉണ്ടാകുന്ന വിത്പത്തി അനേക പ്രകാരത്തിലാണ്. സാധ്യ സാജ അനവസ്ഥിത. അപ്പോൾ ഒരു തരത്തിൽ ചിന്തിക്കുന്നതിനുള്ള ഒരു ചിന്താരീതിയാണ് എങ്ങനെ അത് സംഭവിക്കുന്നു. അതിന്റെ ഒരു വിശദീകരണവും ഒരു ചിന്താരീതിയുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ നമ്മളിത് കേട്ടത്. ഇതുപോലെ മറ്റു പലതരത്തിലും മറ്റ് തലങ്ങളിൽ നിന്നുകൊണ്ടും ഈ കർമ്മയോഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏത് തരത്തിലായാലും ശരി, അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത കൂടുതൽ സൂക്ഷ്മവും ഗഹനവും ആകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ആയിപ്പോവും. അതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള ക്ഷമത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് ദർശിതേതു അഗ്രിയ ബുദ്ധ്യ. നേരത്തെയും ഭാഷ്യകാരനും അത് വ്യാഖ്യാനിച്ചു. അഗ്രിയമായ സൂക്ഷ്മമായ ഏകാന്ത ബുദ്ധി എന്നതിനെ പറയും. ഏകാന്തമായ ആ ബോധത്തിന്റെ ഒരു തലത്തിലൂടെ ഇതിനെ സമീപിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം ഒരു കർമ്മയോഗി. അപ്പൊ കർമ്മയോഗിക്ക് ഇത് ആവശ്യമാണ്. അതിന് അത് പോരായ്മ, അതിനുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതും കർമ്മം കൊണ്ട് തന്നെ. കർമ്മ ചുരുക്കി പറഞ്ഞാൽ കർമ്മയോഗത്തെ അറിയുന്നതിനുള്ള ഉപായവും കർമ്മയോഗം തന്നെ. കർമ്മയോഗത്തിലൂടെ കർമ്മയോഗത്തെ അറിയാൻ പറ്റും. അപ്പോൾ ഈ അറിവിന്, ഈ ബുദ്ധിക്ക് എന്തെങ്കിലും ന്യൂനത വരുന്നുണ്ടെങ്കിൽ അതിന് കാരണവും കർമ്മയോഗത്തിൽ വന്ന ന്യൂനതയാണ്. അപ്പോൾ കർമ്മയോഗത്തിലൂടെ മാത്രമേ കർമ്മത്തെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തിയറി ഒന്ന്, പ്രാക്ടിക്കൽ ഒന്ന്, രണ്ട് കാര്യങ്ങളില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യം കർമ്മയോഗത്തെ നമ്മൾ പഠിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു തലത്തിൽ പോയി അതിനെ അനുഷ്ഠിക്കുക, അങ്ങനെ രണ്ട് കാര്യങ്ങളില്ല. ആദ്യം നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർമ്മയോഗം എന്താണെന്ന് പഠിക്കത്തില്ല. എന്തുകൊണ്ട്? അത് കർമ്മയോഗത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്, കർമ്മമായിട്ട്. അപ്പോൾ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ കർമ്മയോഗത്തെ ധരിക്കുമ്പോൾ മാത്രമേ കർമ്മയോഗം എന്താണെന്ന് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. അല്ലാതെ ആദ്യം ക്ലാസ്സിലിരുന്ന് തിയറി പഠിച്ചിട്ട് പുറത്തുപോയി കർമ്മയോഗം അനുഷ്ഠിക്കുക, അത് സാധ്യമല്ല. അത് അനുഷ്ഠാനത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ രണ്ടും ഒന്നായിട്ടുണ്ട്. കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ, അതുകൊണ്ട് പറയും യോഗത്തെ സംബന്ധിച്ച് പൊതുവായി പറയുമ്പോൾ പറയും, ഏത് യോഗമായാലും ശരി, യോഗേന യോഗോ ജ്ഞാതവ്യഹ, വ്യാസൻ പറയുന്നതാണ്. യോഗത്തിലൂടെ മാത്രം യോഗത്തെ അറിയില്ല, മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഒരു യോഗത്തെയും നമുക്കറിയാൻ പറ്റത്തില്ല. ഏത് യോഗത്തെ അറിയണമെങ്കിലും ആ യോഗത്തിലൂടെ അറിയാൻ പറ്റും. അതുകൊണ്ടിപ്പോൾ ഈ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ഒരു കർമ്മിയുടെ നിലയിൽ നിന്നുകൊണ്ടാണ്, കർമ്മയോഗിയുടെ നിലയിൽ നിന്നുകൊണ്ടല്ല. കർമ്മയോഗിയുടെ നിലയിലേക്ക് ആദ്യം വരിക എന്ന് പറഞ്ഞാൽ അറിയുന്നതിനനുസരിച്ച് അനുഷ്ഠിക്കുക, അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് വീണ്ടും അറിയുക. അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യം നമുക്ക് ശരിക്കും ബോധിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൂടുതൽ ചിന്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കുക. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്തു. പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.